ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ്ഭഗവദ്ഗീത രണ്ടാം അധ്യായം 69 യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർതി സംയമേ യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഃ. ഭാഷ്യം: യാ നിശാ രാത്രി സർവപദാർത്ഥാനാം അവിവേകകരി തമസ്വഭാവത്വാ. സർവഭൂതയാനാം സർവേഷാം ഭൂതാനാം യാ നിശ രാത്രി, യാതെന്നാണോ രാത്രിയായിരിക്കുന്നത്. സർവപദാർത്ഥാനാം അവിവേകകരി, സർവപദാർത്ഥങ്ങളുടെയും അജ്ഞതയുണ്ടാക്കുന്നത് ഇരട്ട് പദാർത്ഥജ്ഞാനത്തെ ജീവന് നൽകുന്നില്ല. ഇരുട്ടുകൊണ്ടെല്ലാം മൂടിയിരിക്കുന്നു. എന്തുകൊണ്ട്? തമസ്വഭാവത്വ രാത്രി, അത് തമസ്വഭാവമാണ്. ഇരുണ്ട രാത്രി സർവഭൂതാനാം, അതിനെ വ്യാഖ്യാനിക്കുന്നു സർവേഷാം ഭൂതാനം. സർവപ്രാണികൾക്കും രാത്രി അത് പദാർത്ഥ വിവേകത്തെ കൊടുക്കുന്നില്ല, വസ്തു വിവേകത്തെ കൊടുക്കുന്നില്ല, വസ്തുക്കളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല രാത്രി. എന്തുകൊണ്ട്? ഇരുട്ടുകൊണ്ട്. കിം തത് പരമാർത്ഥതത്വം സ്ഥിതപ്രജ്ഞസ്യ വിഷയ. സർവപ്രാണികൾക്കും ഇരുട്ടായിരിക്കുന്നത് എന്താണ്? കിം തത്, എന്താണത്? പറയുന്നു പരമാർത്ഥതത്വം, അതാണ് ഇവിടെ പറയുന്നത്. ആ പരമാർത്ഥതത്വം എന്താണത്? സ്ഥിതപ്രജ്ഞസ്യ വിഷയ, സ്ഥിതപ്രജ്ഞന് വിഷയമായിരിക്കുന്നു. സ്ഥിതപ്രജ്ഞൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പരമാർത്ഥതത്വം, അത് സർവപ്രാണികൾക്കും ഇരുട്ടാണ്. എന്നുവെച്ചാൽ മറ്റൊരു പ്രാണികളും അറിയുന്നില്ല. മറ്റു പ്രാണികളെന്ന് പറയുമ്പോൾ സ്ഥിതപ്രജ്ഞൻ ഒഴികെ മറ്റാരും തന്നെ ആ സ്ഥിതപ്രജ്ഞന്റെ നിലയിലല്ല, അതാണ് ഇവിടെ പറയുന്നത്. സ്ഥിതപ്രജ്ഞന്റെ ആ പ്രജ്ഞ സ്ഥിതപ്രജ്ഞന് മാത്രമേ ഉള്ളൂ. മറ്റാർക്കും തന്നെ ആ സ്ഥിതപ്രജ്ഞന്റെ പ്രജ്ഞ ലഭ്യമല്ല, അതാണ് ഇവിടെ പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇവിടെയിപ്പോൾ ആചാര്യസ്വാമികൾ അതിനെ കർമ്മവുമായി ബന്ധപ്പെടുത്തിയാണ് ചർച്ച ചെയ്യുന്നതെങ്കിലും മറ്റ് പല വ്യാഖ്യാതാക്കളും ഇതിനെ പലതരത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് സ്ഥിതപ്രജ്ഞന്റെ പ്രജ്ഞ, സ്ഥിതപ്രജ്ഞന്റെ ആ അനുഭവതലം യാതൊരു തരത്തിലും മറ്റ് സ്ഥിതപ്രജ്ഞനൊഴി ആർക്കും തന്നെ അത് വിഷയമല്ല. പരസ്പര വിരുദ്ധമായ രണ്ട് തലമാണത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആ പ്രജ്ഞ ഇല്ലാത്ത ഒരു ജീവൻ സ്ഥിതപ്രജ്ഞനെ കുറിച്ചുള്ള എല്ലാ ധാരണകളും എല്ലാ സങ്കല്പങ്ങളും അപൂർണമാണ്, തികച്ചും ഭാഗികമാണ്. സ്ഥിതപ്രജ്ഞനെ അറിയാൻ ശ്രമിക്കുക, സ്ഥിതപ്രജ്ഞ എങ്ങനെയായിരിക്കുമെന്ന് ഊഹിക്കുക, ഇതെല്ലാം അപൂർണമാണ്. തിരിച്ചും അതുപോലെ എന്നാണ് അടുത്ത് പറയുന്നത്. യഥാ നക്തഞ്ചരാണാം അഹരേവസന്വേഷാം നിശാഭോതി. തദ്വത് നക്ത അഷ്ടഞ്ചര സ്ഥാനീയാനാം ആജ്ഞാനാം സർവഭൂതാനാം നിശാ ഇവ നിശാ പരമാർത്ഥതത്വം. നക്തഞ്ചരന്മാർ ഇരുട്ടിൽ സഞ്ചരിക്കാൻ കഴിയുന്നവർ, ചില പ്രാണികളും മറ്റുമുണ്ട്, ഇരുട്ടിൽ ഉള്ള അതിസൂക്ഷ്മമായ പ്രകാശത്തെ ഗ്രഹിച്ച് ഇരുട്ടുള്ള വസ്തുക്കളെ തിരിച്ചറിയാൻ കഴിയുന്നു പകലുപോലെ. ചില പ്രാണികൾക്കുള്ള സവിശേഷതയാണ്, അതാണ് നക്തഞ്ചരന്മാരെന്ന് പറയുന്നത്. ഇരുളിലുമുണ്ട് ചെറിയ വെളിച്ചം, ആ വെളിച്ചത്തിന്റെ സഹായത്തോടുകൂടി ഇരുട്ടത്തുള്ള പദാർത്ഥങ്ങളെ പകലുപോലെ തിരിച്ചറിയാൻ കഴിയുന്നു. അതുപോലെ അവർക്കെന്താണ് അഹരേവ സത്, രാത്രി അവർക്ക് പകലാണ്. അന്വേഷാം നിശാബോധി, മറ്റുള്ളവർക്ക് രാത്രി, മറ്റുള്ളവരുടെ രാത്രി അവർക്ക് പകലാണ് എന്നുള്ളതിനൊരു ഉദാഹരണമാണ് പറഞ്ഞത്. സർവനും രാത്രിയായിട്ട് കാണുമ്പോൾ നക്തഞ്ജരന്മാർ അതിനെ പകലായി കാണുന്നു. തദ്വത് നക്തഞ്ജരസ്ഥാനീയാനാം അജ്ഞാനാം സർവഭൂതാനാം നിശ ഇവ നിശ പരമാർത്ഥതത്വം. നക്തഞ്ചരസ്ഥാനീയാനാം അജ്ഞാനാം സർവഭൂതാനാം, സർവപ്രാണികളും എന്താണ് അജ്ഞന്മാരാണ്. അവർക്കെന്താണ് നിശ ഇവ, ഇരുട്ട് പോലെ രാത്രി പോലെയാണ് നിശ. എന്ത് പരമാർത്ഥതത്വം നിശ എന്ന് പറഞ്ഞാൽ സാധാരണ രാത്രി എടുക്കരുത്. പരമാർത്ഥ തത്വത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് രാത്രിയായിട്ട് എടുക്കണ്ട. നക്തഞ്ചരന്മാർക്ക് ഈ പകൽ അവർക്ക് രാത്രിയാണ്. ചില പ്രാണികൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പകൽ അവർക്ക് രാത്രിയാണ്. അതുപോലെ സർവപ്രാണികൾക്കും ആ പരമാർത്ഥതത്വം നിശ രാത്രി പോലെ, നിശ ഇവ അങ്ങനെയിരിക്കുന്നു. എന്തുകൊണ്ട്? അഗോചരത്വാത് അതദ്ബുദ്ധീനാം, അതദ്ബുദ്ധികൾ ഇനി പറയും. തദ്ബുദ്ധയ തദാത്മാനം തന്നിഷ്ഠ തത്പരായണ, തദ്ബുദ്ധികളെ കുറിച്ച് പറയും. ആ പരമാർത്ഥ ബോധമുള്ളവരാണ് തദ്ബുദ്ധികൾ, ഈശ്വരബോധമുള്ള സ്ഥിതപ്രജ്ഞന്മാർ. അങ്ങനെ അല്ലാത്തവർ അതദ്ബുദ്ധികൾ, അവർക്ക് അഗോചരത്വം അത് അവർക്കത് വിഷയമാകുന്നില്ല. നക്തഞ്ചരന്മാർക്ക് പകൽ വിഷയമാകാത്തതുപോലെ അജ്ഞന്മാർക്ക് ഈ പരമാർത്ഥതത്വം വിഷയമാകുന്നില്ല. തസ്യാം പരമാർത്ഥതത്വ ലക്ഷണായാം അജ്ഞാനനിദ്രായാഹ പ്രബുദ്ധോ ജാഗർത്തി സംയമീ സംയമവാൻ ജിതേന്ദ്രിയോ യോഗി ഇത്യർത്ഥ. തസ്യാം ജാഗർത്തി സംയമീ, അതിന് വ്യാഖ്യാനിക്കുന്നു. സംയമീ സംയമവാൻ, സംയമം ഉള്ളവൻ. ഇന്ദ്രിയ നിഗ്രഹത്തെ കുറിച്ചാണ് ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഈ സ്ഥിതപ്രജ്ഞയ്ക്ക് മുഖ്യമായൊരു കാരണം ഇന്ദ്രിയ നിഗ്രഹമാണ്. ജിതേന്ദ്രിയ യോഗി, ജിതേന്ദ്രിയനായ യോഗി. ഇവിടെ യോഗി എന്ന് പറയുമ്പോൾ യോഗശാസ്ത്രത്തിൽ പറയുന്ന യോഗിയല്ല, സ്ഥിതപ്രജ്ഞനായ യോഗിയാണ്. ആ യോഗി എന്ത് ചെയ്യുന്നു? തസ്യാം പരമാർത്ഥ തത്വലക്ഷണായ, ആ പരമാർത്ഥതത്വം അതിൽ പ്രബുദ്ധോ, അതിൽ ഉണർന്നിരിക്കുന്നു, ജാഗ്രതി. ഇവിടെ നിന്നുണരുന്നു അജ്ഞാനനിദ്രായ, അജ്ഞാനനിദ്രയിൽ നിന്നും ഉണർന്ന് ആ പരമാർത്ഥതത്വ ബോധത്തിൽ യോഗി സംയമി ജിതേന്ദ്രിയൻ ഇരിക്കുന്നു. മറ്റു പ്രാണികളുടെ അജ്ഞാനനിദ്രയിൽ നിന്നും ഉണർന്ന് ജിതേന്ദ്രിയനായ സ്ഥിതപ്രജ്ഞൻ സദാസ്ഥിതി ചെയ്യുന്നു. യസ്യാം ഗ്രാഹ്യ ഗ്രാഹക ഭേദലക്ഷണായാം അവിദ്യാനിശായാം പ്രസുപ്താന്യവ ഭൂതാനി. ആ സംയമി സ്ഥിതപ്രജ്ഞൻ ഉണർന്നിരിക്കുമ്പോൾ, എവിടെയാണോ ആ സ്ഥിതപ്രജ്ഞൻ ഉണർന്നിരിക്കുന്നത്, ആ തലത്തിൽ അജ്ഞന്മാരെത്തുന്നില്ല, മറിച്ച് അവർ യസ്യാം ഗ്രാഹ്യ ഗ്രാഹക ഭേദലക്ഷണായ, ഗ്രാഹ്യം ഗ്രാഹകൻ എന്നുള്ള ഭേദത്തോടു കൂടിയിരിക്കുന്ന അവിദ്യാനിശായ അവിദ്യാനിശയിൽ, അവിദ്യയാകുന്ന രാത്രിയിൽ അന്ധകാരത്തിൽ പ്രസുപ്താന്യവ ഭൂതാനി, സർവപ്രാണികളും ഉറങ്ങിക്കിടക്കുകയാണ്. സർവപ്രാണികളും ഉണർന്നിരുന്ന് അവരുടെ വ്യവഹാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഉണർവ് അവർക്ക് എങ്ങനെ അനുഭവപ്പെടുന്നു? താൻ ഗ്രാഹകനായും വിഷയങ്ങളെല്ലാം ഗ്രാഹ്യമായും, താൻ ഗ്രാഹകൻ, വിഷയങ്ങൾ ഗ്രാഹ്യമായിരിക്കുന്നു, താൻ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ താൻ വിഷയങ്ങളെ അനുഭവിക്കുന്നു, വിഷയങ്ങൾ തന്റെ മുമ്പിലുണ്ട്. ഇത് ഭേദമാണ്, ഭേദബോധമാണ്. ഇതാണ് അവിദ്യാനിശ. ഉണർന്നിരിക്കുമ്പോൾ തന്നെ എല്ലാ ജീവന്മാരും അവിദ്യയാകുന്ന നിശയിൽ പ്രസുപ്താന്യവ പൂർണമായും ഉറങ്ങിക്കിടക്കുകയാണ് ഭൂതാനി. അപ്പൊ നമ്മൾ സാധാരണ ഉറവ് എന്ന് പറയുന്നത് തത്വജ്ഞാനിയുടെ ഭാഷയിൽ അത് ഉറക്കമാണ്. അല്ലെങ്കിൽ തത്വജ്ഞാനിക്ക് അതാണ് ഉറക്കം എന്നും പറയാം. അത് അടുത്ത് പറയും. അജ്ഞൻ ഏതൊന്നിനെ അറിയുന്നില്ലയോ അതാണ് വാസ്തവത്തിൽ അവനെ സംബന്ധിച്ചുള്ള ഉറക്കം. അതുപോലെ ജ്ഞാനി ഏതെന്നിനെ സംബന്ധിച്ച് അറിയുന്നില്ലയോ അതാണ് ജ്ഞാനിയെ സംബന്ധിച്ചുള്ള ഉറക്കം. അതാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനി അജ്ഞാനത്തെ അറിയുന്നില്ല. ജ്ഞാനിക്ക് ഈ ഗ്രാഹ്യഗ്രാഹക ഭേദം അതില്ല. ആ ജ്ഞാനിയുടെ അവസ്ഥ അത് ഇന്നതാണ് എന്ന് പറയാൻ പറ്റില്ല, ഇന്നതല്ല എന്നേ പറയാൻ പറ്റും. ജീവൻ എങ്ങനെ വിഷയങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുവോ അത്തരത്തിൽ ജ്ഞാനി വിഷയങ്ങളെ ഗ്രഹിക്കുന്നില്ല. അജ്ഞൻ വിഷയത്തെ ഗ്രഹിക്കുമ്പോൾ ഞാൻ ഇതിനെ അറിയുന്നു, എന്നുള്ള അറിവുണ്ട്, ഇത് എന്റെ അറിവിന് വിഷയമാണ് എന്നിങ്ങനെ ഉള്ള ഒരു ബോധത്തിലാണ് അജ്ഞന്റെ ഉണർവ്. ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഭാഗം ഞാനീ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതിനെ ഞാൻ അറിയുന്നില്ല, അജ്ഞാനത്തെ ഞാൻ അറിയുന്നില്ല. അതുകൊണ്ട് അതിനെ പറയാം, എന്താണ് ജ്ഞാനിയുടെ ഉറക്കം എന്ന് പറയുന്ന അതിനെ പറയാം. ഇതാണ് ജ്ഞാനിയും അജ്ഞനും തമ്മിലുള്ള വ്യത്യാസമായി ഇവിടെ പറയുന്നത്. അതിനകത്ത് കുറച്ച് ഭാഗമില്ല. യസ്യാം ഗ്രാഹ്യ ഗ്രാഹക ഭേദലക്ഷണായാം അവിദ്യാനിശായാം പ്രസുപ്താന്യവ ഭൂതാനി ജാഗ്രതി ഇത്യുച്യന്തേ. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ജീവന്മാരെയാണ് ഉണർന്നിരിക്കുന്നതെന്ന് നമ്മൾ പറയുന്നത്. ഞാൻ ഉണർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ആ ജീവൻ ഉറങ്ങിക്കിടക്കുകയാണ്. ജാഗ്രതി ഉച്യന്തി യസ്യാം നിശായാം പ്രസുപ്താ ഇവ സ്വപ്നദൃശഃ. ഉറങ്ങിക്കിടക്കുന്നവൻ സ്വപ്നം കാണുന്ന പോലെ, സാ നിശ അവിദ്യാരൂപത്വാ പരമാർത്ഥതത്വം പശ്യതോ മുനേഹി. ജീവന്മാരുടെ ഈ ഉണർവ് പരമാർത്ഥത്തിൽ അത് ഉറക്കമാണ്, പക്ഷെ നമ്മളതിന് ഉണർവെന്ന് പറയുന്നു. അജ്ഞന്മാരുടെ ഈ ഉണർവ് അതെന്താണ്? മുനിക്കത് നിശയാണ്. സാ നിശ അവിദ്യാരൂപത്വ, അവിദ്യയാണ്. ചിതപ്രജ്ഞന് അത് വിഷയമല്ല. അതുകൊണ്ട് പരമാർത്ഥതത്വം പശ്യതോ മുനേഹി, പരമാർത്ഥതത്വത്തെ കാണുന്ന ആ മുനിക്ക് ഈ ജീവന്മാരുടെ ഈ ഉണർവ് ഇത് നിശയാണ്, രാത്രിയാണ്, നിശ പോലെയാണ്. അജ്ഞാനം ജ്ഞാനിയിലില്ല അതാണ് പറയുന്നതിന്റെ ചുരുക്കം. അജ്ഞനിൽ ജ്ഞാനവുമില്ല അതാണ് പറയുന്നതിന്റെ ആശയം. ജ്ഞാനിക്ക് അജ്ഞാനം വരണമെങ്കിൽ ജ്ഞാനിയും ഇതുപോലെ ഈ ജീവനെ പോലെ ഗ്രാഹ്യഗ്രാഹക രൂപത്തിൽ ഉണർന്നിരിക്കണമായിരുന്നു. പക്ഷെ സ്ഥിതപ്രജ്ഞന്റെ ഉണർവ് ഒരിക്കലും ജീവന്റെ ജാഗ്രത അല്ല. നമ്മൾ ഉണർവെന്ന് പറയുന്നത് ജീവന്റെ ജാഗ്രതനെയാണ് ഉണർവെന്ന് നമ്മൾ പറയുന്നത്. ജീവൻ ജാഗ്രതയിലിരിക്കുന്നു, അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണർവ്. ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വന്നിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ഒരാൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വന്നിരുന്ന വിഷയങ്ങളിൽ വ്യാപരിക്കുമ്പോഴും വാസ്തവത്തിൽ അയാൾ ഉറക്കത്തിൽ തന്നെയാണ്. എന്തുകൊണ്ട്? അയാൾ സുഷുപ്തി എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഉണർന്നെങ്കിലും അവിദ്യയിൽ നിന്നും ഉണർന്നിട്ടില്ല, അജ്ഞാനത്തിൽ നിന്നും ഉണർന്നിട്ടില്ല. അപ്പൊ അജ്ഞാനത്തിലാണ് അയാൾ ഉറക്കത്തിലേക്ക് പോയത്. ഉണർന്നതും അജ്ഞാനത്തിൽ നിന്ന് തന്നെ. അപ്പൊ ഈ അവസ്ഥാഭേദങ്ങൾ, ഉണർവും ഉറക്കവും അജ്ഞാനമുള്ളവനേ ഉള്ളൂ. അപ്പൊ ജ്ഞാനി ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നു, ജ്ഞാനിയും വ്യവഹരിക്കുന്നുണ്ട് സ്ഥിതപ്രജ്ഞനം. അതോ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് ജ്ഞാനിയുടെ ഉറക്കവും ഉണർവും അജ്ഞാനത്തിൽ നിന്നല്ല. ഇതാണ് രണ്ടു തമ്മിലെ വ്യത്യാസം. ജ്ഞാനിയുടെ ഉറക്കവും ഉണർവും അത് അജ്ഞാനത്തിൽ നിന്ന് ഉള്ളതല്ല. അജ്ഞാനം നശിച്ചിട്ടും ജ്ഞാനിയിൽ ഉറക്കവും ഉണർവും ഉള്ളതായി നമുക്കനുഭവപ്പെടുന്നു. അപ്പൊ അജ്ഞാനം ഇല്ലാതെയുള്ള ഉറക്കവും ഉണർവുമാണ് ജ്ഞാനി സ്ഥിതപ്രജ്ഞന്. അപ്പൊ അജ്ഞാനമില്ലാതെയുള്ള ഉറക്കവും ഉണർവും എന്ന് പറയുമ്പോൾ എന്താണത്? അതാണ് പ്രജ്ഞ, സ്ഥിതപ്രജ്ഞന്റെ പ്രജ്ഞ എന്ന് പറയുന്നത്. അത് എങ്ങനെ മനസ്സിലാക്കും? അത് മനസ്സിലാകത്തില്ലെന്നാണ് ഇവിടെ പറയുന്നത്. അജ്ഞനതൊരിക്കലും മനസ്സിലാകത്തില്ല. സ്ഥിതപ്രജ്ഞന് മാത്രം ഉള്ള ഒരവസ്ഥാവിശേഷമാണത്. അജ്ഞാനം കൂടാതെ തന്നെ ഉണരാനും ഉറങ്ങാനും കഴിയും. ജീവൻ ഉറങ്ങിയാലും ഉണർന്നാലും അജ്ഞാനത്തിൽ തന്നെ ഇരിക്കുക മറ്റുള്ളവർ. ഇതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. അപ്പൊ ജീവനെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിലുള്ള ഉറക്കം എന്ന് പറയുന്നത് അവൻ എന്നും അനുഭവപ്പെടുന്ന ഉറക്കമല്ല, അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. നമ്മളെന്നും ഉറക്കത്തിലേക്ക് പോകുന്നുണ്ട്, വീണ്ടും ഉണർവിലേക്ക് വരുന്നു. അപ്പൊ വാസ്തവത്തിൽ നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് എന്നും നമ്മൾ അനുഭവിക്കുന്ന ഉറക്കമല്ല, മറിച്ചോ ഈ സ്ഥിതപ്രജ്ഞത ആ അനുഭവം ഇല്ലാതിരിക്കുക, അതാണ് വാസ്തവത്തിലുള്ള ഉറക്കം, അതാണ് വാസ്തവത്തിലുള്ള അജ്ഞാനം എന്ന് പറയുന്നത്. അല്ല, നമ്മൾ ധരിക്കുന്നത് പോലെ ഉറക്കമല്ല അജ്ഞാനം. എന്തുകൊണ്ട്? ഉണർന്നിരിക്കുമ്പോഴും അവൻ അജ്ഞാൻ തന്നെ, ഉണർന്നിരിക്കുമ്പോഴും അവൻ അജ്ഞാൻ തന്നെയാണ്. ഉറക്കത്തിലും നമ്മൾ അവനെ അജ്ഞനായിട്ട് തന്നെ കണക്കാക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ അജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ആ സ്ഥിതപ്രജ്ഞത ഇല്ലാതിരിക്കുക, അതാണ് അജ്ഞാനം. അതാണ് ജീവന്റെ അജ്ഞാനം എന്ന് പറയുന്നത്. ആ സ്ഥിതപ്രജ്ഞത ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഒരജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവിടെ സുഷുപ്തിയെന്നോ ഉണർന്നിരിക്കുന്നോ എന്നുള്ള ഭേദമൊന്നുമില്ല. ഒരജ്ഞനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്ഥിതപ്രജ്ഞത സദാ സർവകാലത്തും അയാൾക്ക് അപ്രാപ്യമായി തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് വാസ്തവത്തിലുള്ള അജ്ഞാനം എന്ന് പറയുന്നത് ഇതിനെ അറിയാതിരിക്കുന്ന അജ്ഞാനമാണ്. അത് കൂടുതൽ സ്പഷ്ടമാണ് ജാഗ്രത. അതുകൊണ്ട് സ്ഥിതപ്രജ്ഞനെ ഒരിക്കലും ഒരജ്ഞന് ഗ്രഹിക്കാൻ സാധ്യമല്ല. അത് അജ്ഞന്റെ തലമല്ല, അത് നേരെ വിപരീതമായൊരു തലമാണ്. തന്റെ അവസ്ഥ അല്ല എന്ന് അതിനെ മനസ്സിലാക്കാൻ പറ്റും. ആ അവസ്ഥ ഇന്നതാണെന്ന് അറിയാൻ പറ്റത്തില്ല. അറിയുമ്പോൾ അറിയുന്നവനവൻ സ്ഥിതപ്രജ്ഞനായി. പൂർണ്ണമായത് രണ്ട് തലങ്ങളാണ്, അതാണ് ഇവിടെ പറയുന്നത്. മറിച്ചും സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലോ, സ്ഥിതപ്രജ്ഞനിൽ ഇവിടെ പറയുന്ന തരത്തിലുള്ള അവസ്ഥകൾ, ഈ പറയുന്ന തരത്തിലുള്ള ഗ്രാഹ്യ ഗ്രാഹക വ്യവഹാരം ഇതെല്ലാം നടക്കുന്നുണ്ടെങ്കിലും അജ്ഞാനത്തിൽ നിന്ന് മുക്തമായ ആയിട്ടാണ് എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിതപ്രജ്ഞൻ ഒരിക്കലും ഈ ജീവന്റെ തലത്തിലേക്ക് വരുന്നില്ല. എന്നുവെച്ചാൽ ജീവന്റെ സുഷുപ്തിയും ജീവന്റെ സ്വപ്നവും മറ്റ് അത് സ്ഥിതപ്രജ്ഞനില്ല. മറ്റുള്ള അജ്ഞന്മാരുടെ ജാഗ്രതും അജ്ഞന്മാരുടെ സുഷുപ്തിയും അജ്ഞന്മാരുടെ വ്യവഹാരവും സ്ഥിതപ്രജ്ഞനില്ല. അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. എന്താണ് സ്ഥിതപ്രജ്ഞൻ? അതിനെക്കുറിച്ചൊന്നുമുള്ള അറിവില്ല എന്ന് പറയുന്നത് അതാണ്. അറിവില്ല എന്ന് പറഞ്ഞാൽ അജ്ഞാനം ഉണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. സ്ഥിതപ്രജ്ഞന്റെ ആ പ്രജ്ഞാതലം ഇതല്ല, ഇതുമായിട്ടൊരു ബന്ധവുമില്ല. ഇത് രണ്ടും അത്യന്തം വിരുദ്ധമായിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരജ്ഞന് ഒരിക്കലും അസ്ഥിതപ്രജ്ഞനെ അയാളുടെ ഗ്രാഹ്യ ഗ്രാഹക ബുദ്ധി കൊണ്ട് അറിയാൻ സാധ്യമല്ല. അസ്ഥിതപ്രജ്ഞനെ ആരും അറിയുന്നില്ല. ഇത് ഇക്കാര്യം പറയുന്ന അസ്ഥിതപ്രജ്ഞൻ അറിയാം. എന്താണ് സ്ഥിതപ്രജ്ഞത? എന്താണ് അജ്ഞന്റെ അവസ്ഥ? സ്ഥിതപ്രജ്ഞൻ സ്വയവും അറിയുന്നുണ്ട്, അജ്ഞനെ അറിയുന്നുണ്ട്. അജ്ഞനാണെങ്കിലോ സ്വയം അറിയുന്നില്ല, സ്ഥിതപ്രജ്ഞനെ അറിയുന്നില്ല. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതുകൊണ്ട് അതഹ കർമാണി അവിദ്യാവസ്ഥായാമേവ ചോദ്യന്തേ ന വിദ്യാവസ്ഥായ. അതുകൊണ്ട് കർമ്മങ്ങൾ വിധിക്കുന്നത്, വീണ്ടും ഈ രണ്ട് പരസ്പര വിരുദ്ധമായ അവസ്ഥകളെയും കർമ്മവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഭാഷ്യകാരൻ പറയുന്നത്. കർമാണി അവിദ്യാവസ്ഥായാമേവ ചോദ്യന്തേ. കർമ്മങ്ങൾ അവിദ്യാവസ്ഥയിലാണ് വിധിക്കപ്പെടുന്നത്, അജ്ഞനാണ് അതെല്ലാം വിധിച്ചിരിക്കുന്നത്. എന്ന വിദ്യാവസ്ഥായ, വിദ്വാൻ അതൊന്നും വിധിച്ചിട്ടില്ല. കർമ്മങ്ങൾ ശാശ്വതമാണ്, അത് ഒരുവൻ ഏതു കാലത്തും അനുഷ്ഠിച്ചേ തീരൂ, അല്ലെങ്കിൽ പാപമുണ്ടാവും എന്നെല്ലാം കരുതുന്ന മീമാംസകർക്ക് വേണ്ടി ഇത് പറയണം, അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതല്ല അജ്ഞന്മാർക്ക് വേണ്ടിയിട്ടാണ്. വ്യവഹാരത്തിലേക്ക് വരുമ്പോൾ, സമൂഹത്തിൽ വരുമ്പോൾ ഇത് ഉറപ്പിച്ച് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ ഈ തത്വം പറയുന്നവന് സമൂഹത്തിൽ നിൽക്കാൻ കഴിയുമായിരുന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ. സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കത്തിക്കും. എന്തുകൊണ്ട്? അന്ന് വിശ്വസിച്ചിരുന്നത് ഒരുവൻ യാവജ്ജീവം അഗ്നിഹോത്രം ജുഹൂയാത്, അവൻ മരണം വരെ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് തന്നെ ജീവിക്കണമെന്നാണ്. അപ്പോൾ അത്തരം കർമ്മങ്ങളിൽ നിന്നുള്ള മുക്തി അന്നത്തെ കാലത്ത് ഒരുവന് സാധ്യമായിരുന്നില്ല. പ്രത്യേകിച്ചും ത്രൈവർണികർക്ക് അന്നത്തെ വ്യവസ്ഥ അനുസരിച്ച്. അപ്പോൾ അതിൽ നിന്നുള്ള മുക്തി, ആ കർമ്മത്തിൽ നിന്നുള്ള മുക്തി സമൂഹത്തെ കൊണ്ടുകൂടി അംഗീകരിപ്പിക്കണം. ഒരു സാധനയായി ആത്മനിഷ്ഠമായി ഒരാൾ സ്വീകരിച്ചാൽ മാത്രം പോരാ, സമൂഹം അംഗീകരിച്ചില്ലെങ്കിൽ ഈ തത്വചിന്തയായി മായി വരുന്ന വ്യക്തിയെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കും, ഭ്രഷ്ട് കൽപ്പിക്കും. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ അത് ഉറപ്പിച്ചു പറയുന്നത്. ഇന്ന് അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം വ്യവഹാരിക തലത്തിൽ ഇന്നില്ല. പക്ഷെ അന്ന് അതിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. ശിഖയും യജ്ഞവും വേദവും എല്ലാം ഉപേക്ഷിച്ച് കർമ്മങ്ങളും തിരിച്ച് നടന്നു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അവരെ ഈ സനാതനധർമ്മത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിച്ച് പുറന്തള്ളും. കാരണം അന്ന് അങ്ങനെ നടന്നിരുന്ന ബൌദ്ധന്മാരും മറ്റുമാരും ബുദ്ധാനുയായികളാണ് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് നടന്നിരുന്നത്. അപ്പം അതിന് തുല്യമായി തീരും ഈ സനാതനധർമ്മത്തെ വിശ്വസിക്കുന്നവർ. അതുകൊണ്ട് പറയുന്ന എന്താണ്? ഈ തത്വചിന്തയിലേക്ക് വരുന്ന ഒരുവന് ഇത്തരം നിങ്ങൾ പറയുന്ന ഇതൊന്നും വിധിക്കുന്നില്ല. ചോദ്യം ദേ എന്ന് വെച്ചാൽ വിധിക്കപ്പെടുന്നില്ല. ന വിദ്യാവസ്ഥായ, വിദ്യാവസ്ഥയിൽ അതൊന്നും വിധിക്കപ്പെടുന്നില്ല, വിധിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം കർമ്മങ്ങളുടെ ഒന്നും ആവശ്യം ഇല്ല എന്നാണ്. അല്ലെങ്കിൽ അന്ന് അദ്വൈതിക്ക് സമൂഹത്തിൽ സ്ഥാനമുണ്ട്, അങ്ങനെ വരും. കർമ്മത്തെ നിഷേധിക്കുന്നതിന് അങ്ങനെയുള്ള ഒരു വ്യാവഹാരിക തലത്തിലുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. കേവലം ഒരു താത്വികമായ പ്രശ്നം മാത്രമല്ല, അദ്വൈതികളുടെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടെ ആയിരുന്നു. വിദ്യായാം ഹി സത്യാമുദിതേ സവിതരി സർവരമിവ തമ പ്രണാശം ഉപഗച്ഛന്തി അവിദ്യ. വിദ്യായാം ഹി സത്യാമുദിതേ, വിദ്യായാം ഹി സത്യ, വിദ്യ ഉണ്ടായിക്കഴിഞ്ഞാലോ, ഇവിടെ പറയുന്ന സ്ഥിതപ്രജ്ഞത ഒരുവന് കൈവരിച്ചാലോ, ഉദിതേ സവിതരി ശർവരം തമൈവ, സവിതാവ് സൂര്യൻ ഉദിച്ചുയരുമ്പോൾ എങ്ങനെയാണോ ശർവരം രാത്രിയിലെ തമഹ തമസ് എന്നതുപോലെ, സൂര്യൻ ഉദിച്ചുയരുമ്പോൾ രാത്രിയിലെ തമസ് എങ്ങനെയാണോ അതുപോലെ വിദ്യായാം സത്യം, സ്ഥിതപ്രജ്ഞനിൽ ആ വിദ്യ ഉണരുമ്പോൾ അവിദ്യ പ്രണാശം ഉപഗച്ഛന്തി, അവിദ്യ സ്വയം നശിച്ചു പോകുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് അജ്ഞന്റെ അവിദ്യ അതാണ് ജ്ഞാനിയുടെ ഉറക്കം. അല്ല, നമ്മൾ ജ്ഞാനിയിൽ കാണുന്ന ഉറക്കമുണ്ട്. ജ്ഞാനിയുടെ ജ്ഞാനത്തിൽ പ്രജ്ഞയിൽ ആജ്ഞന്റെ അവിദ്യ അവിടെയില്ല, ലേശമില്ല. ജ്ഞാനിയുടെ പ്രജ്ഞയിലും അവിദ്യ ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ജ്ഞാനിയല്ല. അപ്പോ ജ്ഞാനി ഒരിക്കലും സ്വനിലയിൽ നിന്നും വ്യതിചലിക്കുന്നില്ല, അവനൊരിക്കലും ചുതി സംഭവിക്കുന്നില്ല, അതാണ് പറയുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, തത്വജ്ഞാനിയും സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവരും അജ്ഞാനിയെ പോലെയാകുന്നു എന്നെല്ലാം നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. തത്വജ്ഞാനി സമൂഹത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ അവതാരങ്ങളെക്കുറിച്ച് പറയും. സമുദ്രത്തിൽ കിടക്കുന്നവനെ രക്ഷിക്കാൻ സമുദ്രത്തിലേക്ക് ചാടണം. അതുകൊണ്ട് അവതാരം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഇടയിലേക്ക് വരുന്നു, എന്നിട്ട് മനുഷ്യരെ പോലെയൊക്കെ ആയിത്തീരുന്നു എന്നെല്ലാം നമ്മൾ സാധാരണ കൽപ്പിക്കാറുണ്ടല്ലോ. പരമാർത്ഥത്തിൽ അതൊന്നും ശരിയല്ല. നമ്മുടെ കൽപ്പനകൾ ശരിയാണ്. എന്തുകൊണ്ട്? അതെല്ലാം അജ്ഞന്റെ കൽപ്പനകളാണ്. അതാണ് ഇവിടെ പറയുന്നത്, അജ്ഞൻ സ്ഥിതപ്രജ്ഞനെ കുറിച്ച് ഉള്ള ഇത്തരം കൽപ്പനകൾ. അജ്ഞാനത്തിൽ നിന്നുകൊണ്ടുള്ള എല്ലാ കൽപ്പനകളും അത് അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. അതുകൊണ്ട് അതിന് വാദിക്കാൻ ആരും ഒരുമ്പാടുണ്ട്. വാദിക്കാതെ തന്നെ അത് ശരിയാണ്. എന്തുകൊണ്ട്? അജ്ഞന്റെ തലത്തിലും ശരിയാണ്. പക്ഷേ സ്ഥിതപ്രജ്ഞന്റെ പ്രജ്ഞയുടെ തലത്തിൽ, സ്ഥിതപ്രജ്ഞന്റെ പ്രജ്ഞയെ യുടെ തലത്തിൽ നോക്കുമ്പോൾ ഇതൊന്നും ശരിയല്ല. സ്ഥിതപ്രജ്ഞ ഒരിക്കലും തന്റെ നിലയിൽ നിന്ന് താഴോട്ടിറങ്ങി വരുന്നില്ല. എന്തുകൊണ്ട്? സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം പിന്നെ താഴെയും മേലും ഇല്ല. അതുകൊണ്ട് താഴെയും മേലും ഉണ്ടെങ്കിൽ ഇറങ്ങി വരാൻ പറ്റും. പിന്നെ സമൂഹത്തിൽ വരുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടോ കാണുന്നതോ അതെല്ലാം അജ്ഞന്റെ കൽപ്പനകളാണ്. അജ്ഞനെ സംബന്ധിച്ച് അതൊക്കെ ശരിയുമാണ്. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഭാഗികമായി ശരിയും ഭാഗികമായി തെറ്റുകളുമാണുള്ളത്. കുറെ തെറ്റും കുറെ ശരിയും. സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ച് അങ്ങനെയല്ല. സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം അവിടെ തെറ്റും ശരിയുമില്ല. സ്ഥിതപ്രജ്ഞ അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്ഥിതപ്രജ്ഞനൊരിക്കലും ആ ലോകത്തെ നന്നാക്കാൻ, ലോകത്തെ ഉദ്ധരിക്കാൻ ഒരിക്കലും തന്റെ പ്രജ്ഞയെ ബലി കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ ഒരു ത്യാഗമൊന്നും സ്ഥിതപ്രജ്ഞന് ആവശ്യമില്ല. അങ്ങനെ പലതും തിരിച്ചിട്ടാണ് സ്ഥിതപ്രജ്ഞൻ മറ്റുള്ളവരെ രക്ഷിക്കുന്നതെന്നാണ് അജ്ഞൻ കൽപ്പിക്കുന്നത്. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഈ ഇങ്ങനെ ഒരു അജ്ഞാനമേ ഇല്ല. അജ്ഞാനമേ ഇല്ലെങ്കിൽ പിന്നെ അജ്ഞാനത്തിൽപ്പെട്ടവനെ എങ്ങനെ രക്ഷിക്കും? അതിന്റെ ആവശ്യവും വരുന്നില്ല. അതാണ് പരമാർത്ഥം. പക്ഷെ നമ്മുടെ അനുഭവം അല്ലല്ലോ, അങ്ങനെ അല്ലല്ലോ. അത് ശരിയാണ്, നമ്മുടെ അനുഭവം ശരി തന്നെയാണ്. എന്തുകൊണ്ട്? നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ അജ്ഞാനത്തിന്റെ സൃഷ്ടിയാണ്. നമ്മുടെ അജ്ഞാനം നമ്മളിൽ ആരോപിക്കുന്നതാണ്. അജ്ഞാനം തന്നെ സ്ഥിതപ്രജ്ഞനിൽ പലതും ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് പലതും കൽപ്പിക്കുന്നുണ്ട്. അജ്ഞാനത്തിന്റെ സൃഷ്ടിയായതുകൊണ്ട് അജ്ഞനെ സംബന്ധിച്ചിടത്തോളം അത് ശരി തന്നെ. ഇവിടെ പറയുന്ന പരമാർത്ഥ തത്വം ഇതിൽ അതിനൊന്നും നിലനിൽപ്പില്ല. അതുകൊണ്ട് സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഈ അജ്ഞാനം അത് തന്നെയാണ് സ്ഥിതപ്രജ്ഞന്റെ നിശ ഉറക്കമെന്ന് നമുക്ക് പറയാം. അത് സ്ഥിതപ്രജ്ഞനെ ബാധിക്കാത്ത ഉറക്കമാണ്. അജ്ഞൻ ഉറങ്ങുമ്പോൾ ആ ഉറക്കം അവനെ ബാധിക്കും. സ്ഥിതപ്രജ്ഞന്റെ ഉറക്കം എന്ന് പറയുന്നത് സ്ഥിതപ്രജ്ഞനെ ബാധിക്കാത്ത ഉറക്കമാണ്, സ്ഥിതപ്രജ്ഞനെ അജ്ഞനാക്കാത്ത ഉറക്കമാണ്. എന്തുകൊണ്ട്? ആ പ്രജ്ഞ ഭംഗം അതൊരിക്കലും സ്ഥിതപ്രജ്ഞനൻ വരുന്നില്ല. ജീവനെ സംഭവിക്കും, ജീവന്റെ പ്രജ്ഞ ഉണർന്നിരിക്കുന്നു. ഉറക്കം എന്ന് പറയുന്നത് എന്താണ്? അവിടെ ആ പ്രജ്ഞാഭംഗം സംഭവിക്കുന്നു, മറ്റൊരു സംഭവിക്കുന്നില്ല. ജീവൻ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു, ഉറക്കത്തിൽ തന്നെ ഉണർന്നിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊന്നും സ്ഥിതപ്രജ്ഞന് സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് പ്രണാശം ഉപഗച്ഛന്തി അവിദ്യ. അവിദ്യ അവിടെ പൂർണ്ണമായും നശിക്കുന്നു. പ്രാഗ് വിദ്യോത്പത്തേഹ അവിദ്യ പ്രമാണബുദ്ധ്യ ഗ്രഹ്യമാണ ക്രിയാകാരക ഫലഭേദരൂപാജസതി സർവകർമ്മഹേതുത്വം പ്രതിപദ്ധ്യതി. ആചാര്യസ്വാമികൾ ജ്ഞാനിയിൽ കർമ്മമില്ല, കർമ്മമില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു? കാരണം അവിടെ അവിദ്യയില്ല. കർമ്മം എങ്ങനെ കൂടാതിരിക്കും എന്ന് ജീവൻ സംശയിക്കുന്ന എന്തുകൊണ്ട്? ജീവനിൽ അവിദ്യയുള്ളതുകൊണ്ട്. ജ്ഞാനിയുടെ സ്ഥിതപ്രജ്ഞന്റെ ലോകസംഗ്രഹ പ്രവൃത്തികളെല്ലാം ആര് കാണുന്നു? അജ്ഞൻ. അവന്റെ അജ്ഞാനം കൊണ്ട് ജ്ഞാനിയിലേക്ക് അതെല്ലാം ആരോപിച്ചിട്ട് കൽപ്പിച്ചിട്ടവൻ കാണുന്നതാണ്. അതുകൊണ്ടാണ് നേരത്തെ ഭാഷകാരൻ പറഞ്ഞത്, അകർമ്മത്തെയൊന്നും കർമ്മമായി കാണാൻ പാടില്ല. പ്രകർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞാലും കർമ്മം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും രണ്ടും കൽപ്പന തന്നെ, ജീവന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് സ്ഥിതപ്രജ്ഞനെ കൊണ്ട് അത് വേദം വിധിച്ചിരിക്കുന്നതാണ്, കർമ്മം ചെയ്തേ തീരൂ എന്ന് കൽപ്പിക്കാൻ ആർക്കും അവകാശം, നിശ്ചയിപ്പിക്കാൻ ആർക്കും അവകാശമില്ല. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. പ്രാഗ് വിദ്യോത്പത്തേഹി, വിദ്യ ഉണ്ടാകുന്നതിന് മുമ്പ് അജ്ഞന് അവിദ്യ പ്രമാണബുദ്ധ്യ ഗ്രഹ്യമാണ്. അവിദ്യ അവൻ സത്യമായി ഗ്രഹിക്കുന്നു, അജ്ഞാനത്തെ അവൻ ശരി അതിനെ പരമാർത്ഥമായി ഗ്രഹിക്കുന്നു. വിദ്യയല്ല പരമാർത്ഥം, അവന് അവിദ്യയാണ് പരമാർത്ഥം. പ്രമാണബുദ്ധ്യ പ്രമ എന്ന് കരുതുന്നു, സത്യമാണെന്ന് കരുതുന്നു. വേദത്തെ പ്രമാണമെന്ന് കരുതുന്നു, വേദം മുഖ്യമാണെന്ന് കരുതുന്നു, വേദം പറയുന്നത് അനുസരിക്കണം എന്ന് കരുതുന്നു. വേദത്തിന് പ്രമാണമായിട്ടും വേദത്തിൽ നിന്നുണ്ടാകുന്ന അറിവിനവൻ പ്രമേയമായിട്ടും കരുതുന്നു, സത്യമായിട്ടും കരുതുന്നു. ക്രിയാകാരക ഫലഭേദരൂപ, ആ വിദ്യ തന്നെയാണ് ക്രിയയായിട്ടും, അതായത് പ്രവൃത്തികളായിട്ടും കാരകമായിട്ടും, പ്രവൃത്തി ചെയ്യുന്നവനും പ്രവൃത്തിക്കുള്ള ഉപകരണങ്ങളായിട്ടും ഫലമായിട്ടും ആ പ്രവൃത്തിയുടെ ഫലമായിട്ടും. യാഗകർത്താവ് യാഗബലമായ സ്വർഗം, സ്വർഗം യാഗ ഉപകരണങ്ങൾ, ഇങ്ങനെയെല്ലാം വന്നിട്ട് സർവകർമ്മഹേതുത്വം പ്രതിബദ്ധതി, അതിൽ സർവകർമ്മഹേതുത്വം വരുന്നു. ആ വിദ്യയിൽ സർവകർമ്മഹേതുത്വം വരുന്നു, അവിദ്യയിലാണ് കർമ്മങ്ങൾ, പ്രജ്ഞയിൽ കർമ്മങ്ങളില്ല. അപ്രമാണ ബുദ്ധ്യാ ഗ്രഹ്യമാണ കർമ്മഹേതുത്വത്തി, അവിദ്യയെ സത്യമെന്ന് കരുതാത്തവന്, അവിദ്യയെ ഗ്രഹിക്കാത്തവന് അവിദ്യ കർമ്മത്തിന് ഹേതുവല്ല. അവനെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നതിനുള്ള സാമർഥ്യം അവിദ്യക്കില്ല. പ്രമാണഭൂതേന വേദേന മമ ചോദിതം കർത്തവ്യം കർമ്മ ഇതിഹി കർമ്മണി കർത്ത പ്രവൃത്തതേ. പ്രമാണഭൂതേന, എനിക്ക് പരമപ്രമാണമായിരിക്കുന്ന വേദം അതെന്ത് ചെയ്തു? മമ ചോദിതം കർത്തവ്യം കർമ്മ, ആ വേദം എനിക്ക് കർത്തവ്യമായിരിക്കുന്ന പ്രവൃത്തികളെ വിധിച്ചിരിക്കുന്നു. മമ ചോദിതം, എനിക്ക് വിധിച്ചിരിക്കുന്നു. ഇതിഹി കർമ്മണി കർത്ത പ്രവൃത്തതേ എന്ന് കരുതി കർമ്മങ്ങളിൽ പ്രവർത്തിക്കുന്നു. അതുകൂടെ പറയുക, വേദേന, വേദ വൈദിക കർമ്മങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മുഖ്യമായിട്ടും അതാണ്, അതാണ് ഇവിടെ പറഞ്ഞത്, വേദേന ചോദിതം കർമ്മം. അപ്പൊ കർത്തവ്യമായ കർമ്മം എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന കർമ്മങ്ങളെ ധരിച്ചു കളയരുത്. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് വേദേന ചോദിതം കർമ്മം, വേദം വിധിച്ച കർമ്മങ്ങൾ. അതാണ് ഇവിടെ ചർച്ചയ്ക്ക് വിഷയമായിരിക്കുന്നത്. നമ്മൾ തിന്നുകയും കുടിക്കുകയും ഒന്നും ചെയ്യുന്നതല്ല, അതപ്രവൃത്തികളല്ല. ശാസ്ത്ര ചർച്ചയ്ക്ക് വിധേയമായിരിക്കുന്നത് മുഖ്യമായിട്ട് ലൗകികർമ്മമല്ല, ശാസ്ത്രീയ കർമ്മമാണ്. അതിലൂടെ പ്രത്യേകം എടുത്ത് പറയുന്നു താൻ ഏത് കർമ്മത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വേദേന ചോദിതം കർത്തവ്യം കർമ്മ, വേദം വിധിച്ച കർമ്മങ്ങൾ അത് ചെയ്യണം. അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്ന് മീമാംസകർ പറയുന്നു. ഇല്ല, അവിദ്യ മാത്രം ഇതം സർവം നിശ ഇവ ഇതി എന്ന പ്രവർത്തത എന്നറിയുന്നവൻ, ഇതെല്ലാം കേവലം അവിദ്യയാണ്, ഇത് ഇരുട്ട് പോലെയാണ് എന്ന് കരുതുന്നവൻ എന്ന പ്രവർത്തത അവൻ പ്രവർത്തിക്കുന്നില്ല, അവന് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. അവന് വീണ്ടും അതിലേക്ക് പോകേണ്ട കാര്യം വരുന്നില്ല. യസ്യതു പുനഃ നിശ ഇവ അവിദ്യ മാത്രമിതം സർവം ഭേദജാതം ഇതി ജ്ഞാനം തസ്യ ആത്മജ്ഞസ്യ സർവകർമ്മ സന്യാസേ ഏവ അധികാര പ്രവർത്തി. ഇവിടെ സന്യാസത്തെ കുറിച്ച് ഉറപ്പിച്ച് പറയണം. എന്തുകൊണ്ട്? ഒരു ഭാഗത്തു നിന്ന് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു നീ കർമ്മം ചെയ്തേ തീരുമെന്ന്. അപ്പൊ ചെയ്തേ തീരൂ എന്ന് നിർബന്ധിക്കുമ്പോൾ അതിന് മറുപടിയായിട്ടാണ് പറയുന്നത് സന്യാസത്തെ. പരമാർത്ഥത്തിൽ അവിടെ കർമ്മത്തിന്റെ കർത്തവ്യവും കർമ്മത്തിന്റെ ത്യാഗവുമില്ല. ഇല്ലെങ്കിലും സന്യാസത്തിന് പ്രാധാന്യം വരുന്ന അവിടെയാണ്. ഒരു കൂട്ടർ ഇത് ചെയ്തേ തീരുമെന്ന് പറയുന്നു. നിങ്ങൾ എന്ത് ജ്ഞാനം ആർജിച്ചാലും നിങ്ങൾ വീണ്ടും വൈദിക കർമ്മത്തിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയാണ്. അവർക്ക് സമാധാനം പറയുകയാണ്, അല്ല നിങ്ങളങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ അവിടെ ആ കർമ്മത്തെ ത്യജിക്കുന്നതിനുള്ള അധികാരമുണ്ട് എനിക്ക് എന്ന് പറയുകയാണ്. അതാണ് കർമ്മവും കർമ്മ സന്യാസവും തമ്മിൽ വരുന്ന ബന്ധം. യസ്യതു പുനഃ നിശായിവ അവിദ്യ മാത്രമിതം സർവഭേദജാനം. ഈ ഭേദം മുഴുവൻ എന്താണ്? കേവലം അവിദ്യയാണ്, ഇത് രാത്രി പോലെയാണ്. ഇത് ജ്ഞാനം യസ്യ, ആർക്കാണോ ഇങ്ങനെ ഒരു ബോധമുള്ളത് സ്ഥിതപ്രജ്ഞന് തസ്യ ആത്മജ്ഞസ്യ, അവൻ ആത്മജ്ഞനാണ്, അവന് സർവകർമ്മ സന്യാസി ഏവ അധികാര പ്രവൃത്തവും. അതെടുത്തു പറയും, അവന് പ്രവൃത്തിയിലല്ല അധികാരം, കർമ്മത്യാഗത്തിലാണ്. അവനോട് കർമ്മം ചെയ്യാൻ വിധിക്കാൻ ആർക്കും അവകാശമില്ല എന്നത്. അതൊരു താത്വികമായ വിശകലനം എന്നുള്ള നിലയ്ക്കിലാണ് ഇത് ഇവിടെ പറയുന്നത്, അല്ലാതെ തത്വജ്ഞന്റെ ഒരു അനുഭവം എന്നുള്ള നിലയ്ക്കല്ല. ആയ തത്വജ്ഞൻ കർമ്മങ്ങളെ സദാ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, കർമ്മങ്ങളെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നു. മറിച്ചൊരു താത്വിക വിശകലനം വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു തത്വജ്ഞാനിക്ക് വീണ്ടും വിധികൾ ബാധകമാണോ? വേദവിധികൾ അതല്ല എന്നാണല്ലോ പറയുന്നത്. അയാൾക്ക് വേദവിധികളെ അനുസരിക്കേണ്ട ആവശ്യമേ ഇല്ല, അത് അജ്ഞന് വേണ്ടിയിട്ടുള്ളതാണ്, അവൻ അതിനനുസരിക്കണം. അവിടെയാണ് കർമ്മവും കർമ്മയോഗവും വരുന്നത്. തഥാ ദർശയിഷ്യതി തദ്ബുദ്ധയ തദാത്മാന ഇത്യാദിന ജ്ഞാനനിഷ്ഠായമേവ തസ്യ അധികാരം. അതുകൊണ്ടെന്താണോ, അവന് ജ്ഞാനനിഷ്ഠയിലാണ് അധികാരം, കർമ്മനിഷ്ഠയിലല്ല എന്നർത്ഥം. സ്ഥിതപ്രജ്ഞന ജ്ഞാനനിഷ്ഠയിൽ തന്നെ ഇരിക്കുന്നു. എന്നുവെച്ചാൽ ജ്ഞാനനിഷ്ഠയിൽ അധികാരം എന്ന് പറയുമ്പോൾ എന്താണ്? അയാൾക്കൊരിക്കലും ആ ജ്ഞാനനിഷ്ഠയിൽ നിന്നും വ്യതിചലനം സംഭവിക്കുന്നില്ല. വീണ്ടും അയാളിൽ കർത്തൃത്വ ബോധം വന്ന അയാൾ കർമ്മത്തിലേക്ക് വരുന്നില്ല എന്നാണ്. തത്രാവി പ്രവർത്തക പ്രമാണാഭാവേ പ്രവൃത്തി അനുപത്തിരിച്ച് പറയുന്നു. ഒരാൾ ആത്മനിഷ്ഠയിലിരിക്കുന്നു എന്ന് പറയുന്നു, ആത്മനിഷ്ഠയെ ശീലിക്കുന്നവനും ആത്മനിഷ്ഠയിലിരിക്കുകയാണ്, ആത്മനിഷ്ഠ സഹജമായി തീർന്നവനും ആത്മനിഷ്ഠയിലാണ്. ചിത്തശുദ്ധി ഒരാൾക്ക് വന്ന് ചിത്തശുദ്ധി വന്നു എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. എന്തുകൊണ്ട്? ചിത്തശുദ്ധി എന്ന് പറയുന്ന ഒരു സുപ്രഭാതത്തിൽ കയറി വരുന്ന ഒരു സാധനം. അത് സാധാരണ ഒരുവനെ സംബന്ധിച്ചിടത്തോളം അത് ക്രമികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അനുക്ഷണം ഒരു വ്യക്തിയുടെ അന്ധകരണത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിണാമമാണ് ചിത്തശുദ്ധി. അല്ലാതൊരു വെളിപാടൊന്നുമല്ല, പെട്ടെന്നത് വെളിപ്പെട്ടു വരാം. അതുപോലെ തന്നെ ഞാൻ നിഷ്ഠയും ഒരു ദിവസം ഉണരുമ്പോഴാണ് ഞാനിയാവുകയല്ല. ധ്യാനിച്ചുകൊണ്ടിരുന്നു, പെട്ടെന്ന് ജ്ഞാനം വന്നു, ഞെട്ടി ഉണർന്നു. അപ്പോൾ മനസ്സിലായി താൻ ജ്ഞാനിയാണ്. ധ്യാനം അവസാനിപ്പിച്ചു, എഴുന്നേറ്റ് ഡയറിയിലെടുത്ത് കുറിച്ചിട്ട് ഇത്രാം തീയതി ഇത്ര മണിക്ക് ഞാൻ ജ്ഞാനിയായിരുന്നു. അങ്ങനെ സംഭവിക്കുന്ന ഒന്നല്ല, അങ്ങനെ സംഭവിച്ചു എന്നാണ് പലരും അവകാശപ്പെടുന്നത്. അങ്ങനെയല്ല. എങ്ങനെ ചിത്തശുദ്ധി ഒരാൾക്ക് സംഭവിക്കുന്നുവോ അതുപോലെ അയാളിൽ ജ്ഞാനനിഷ്ഠയെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ജ്ഞാനനിഷ്ഠയിൽ ഉറച്ചിരിക്കുന്ന ഒരാൾക്ക് അയാളിൽ നിന്ന് കർമ്മങ്ങൾ ഒഴിഞ്ഞു പോകുന്നു, ചിത്തം ശുദ്ധമായി വരുന്നു, ജ്ഞാനനിഷ്ഠയിൽ അയാൾക്ക് ദൃഢത വരുന്നു. അങ്ങനെ വരുന്ന ഒരാൾക്ക് അയാൾ ജ്ഞാനനിഷ്ഠയിൽ അയാളെ പ്രവർത്തിപ്പിക്കുന്ന എന്താണ്? ജ്ഞാനനിഷ്ഠ എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. അല്ല, അവിടെയും അയാളെ മനസ്സുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന്. ജ്ഞാനിക്ക് സർവപ്രമാണങ്ങളെയും നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇയാളെ ജ്ഞാനത്തിൽ പ്രവർത്തിപ്പിക്കുന്ന എന്താണ്? ശാസ്ത്രീയമായ ഒരു പ്രവൃത്തി. ഒരുവൻ പ്രവർത്തിക്കണമെങ്കിൽ അതിന് പ്രേരകമായി ഒന്ന് വേണം. ശാസ്ത്രീയമായ പ്രവൃത്തിയിൽ പ്രേരിപ്പിക്കാവുന്നേ ഉള്ളൂ, വേദം, മറ്റൊന്നുമില്ല. സഹജമായ പ്രവൃത്തിയിൽ പ്രവർത്തിക്കുന്നതിന് അവന്റെ വാസനകൾ അവനെ പ്രവർത്തിപ്പിച്ചോളും. ശരീരധാരണത്തിന് നിമിത്തമായിട്ടുള്ള പ്രവൃത്തികൾ, അന്നപാനാദികൾ, വേദം പറയേണ്ട കാര്യമില്ല, വിശക്കുമ്പോൾ ഭക്ഷിക്കും. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് ലൗകികമായ കാര്യങ്ങളല്ല, അലൗകികമായ കാര്യങ്ങളാണ്. ഇതിന്റെ ഉപായങ്ങളെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചും വേദത്തിൽ നിന്നേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആചാര്യന്മാർ പറഞ്ഞാലും വേദത്തെ പ്രമാണമാക്കി പറയുന്നതാണ്. അപ്പൊ മുഖ്യമായ അവലംബം വേദമാണ്. അപ്പൊ വേദത്തെ സ്ഥിതപ്രജ്ഞനെ നിഷേധിക്കുകയാണ്. അപ്പൊ ആ നിഷ്ഠയിൽ, ജ്ഞാനനിഷ്ഠയിൽ ഇരിക്കുന്നവന് വേദം പ്രമാണമല്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവനെ എന്തിനെ ആശ്രയിച്ച് പ്രവർത്തിക്കും? അതാണ് ചോദിക്കുന്നത്. തത്രാവി പ്രവർത്തക പ്രമാണാഭാവി ജ്ഞാനനിഷ്ഠയിലും അതിലേക്കൊരുവനെ പ്രവർത്തിപ്പിക്കുന്ന ആ പ്രമാണം ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ പ്രവൃത്തി അനുഭവത്തി അവനെങ്ങനെ പ്രവർത്തിക്കും? ജ്ഞാനനിഷ്ഠയിൽ അവൻ എന്താണ് അവന്റെ അവലംബം? അവൻ എന്തിനു വിശ്വസിക്കും? ഒരാൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, എന്ത് വിശ്വാസത്തിലാണ് അവൻ പ്രവർത്തിക്കുന്നത്? ഈ ഫലം ഉണ്ടാകുന്നെന്താ ഉറപ്പ്? പല സംശയങ്ങളും വരും. ലൗകികമായതിനെയൊക്കെ ഒരാൾ ഉപേക്ഷിക്കുന്നു, എന്തിനു വേണ്ടി? മോക്ഷത്തിന് വേണ്ടി. മോക്ഷം കിട്ടുമെന്ന് എന്താ ഉറപ്പ്? ഇതെല്ലാം ചെയ്തിട്ട് അവസാനം മോക്ഷം കിട്ടിയില്ലെങ്കിൽ, മോക്ഷമെന്ന് പറയുന്നൊരു വെറും വ്യാമോഹമാണെങ്കിൽ, മോക്ഷം ഒരു ഭ്രമമാണെങ്കിലോ? അതുവരെയുള്ള എല്ലാ പ്രവൃത്തിയും വ്യർത്ഥമായി തീരുന്നു. അപ്പൊ അത് സത്യമാണെന്ന് ബോധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രമാണം വേണം. ആ പ്രമാണത്തെ ആശ്രയിച്ച് അവന് പ്രവർത്തിക്കാൻ പറ്റും. നമ്മളിപ്പോൾ മോക്ഷത്തിൽ ഭ്രമിച്ചിരിക്കുന്നത് പോലെ വിവേകമുള്ളവൻ ഭ്രമിക്കത്തില്ല. ആദ്യം അവനതിന് തക്കതായ പ്രമാണം കിട്ടണം. ആ പ്രമാണം അനുസരിച്ച് വിവേകി പ്രവർത്തിക്കത്തുള്ളൂ. അതില്ലാത്തവൻ എല്ലാത്തിനും ഭ്രമിക്കുന്ന പോലെ മോക്ഷത്തിനും ഭ്രമിക്കും. മോക്ഷത്തിന് വേണ്ടി എടുത്തു ചേടും. എന്താണ് മോക്ഷം? അതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നും വേണമെന്നില്ല. ആർക്കുമൊക്കെ മോക്ഷം കിട്ടി എന്നാൽ തനിക്കും ആവട്ടെ. പ്രമാണത്തെ ആശ്രയിച്ചിട്ടുള്ള പ്രവൃത്തിയല്ല അത്. ഇവിടെ പറയുന്നത് വിവേകി പ്രവർത്തിക്കണമെങ്കിൽ അവൻ പ്രമാണത്തെ ആശ്രയിച്ചേ പ്രവർത്തിക്കത്തുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന ജ്ഞാനനിഷ്ഠ എല്ലാ പ്രമാണങ്ങളെയും ബാധിക്കുന്നതാണെങ്കിൽ അവൻ പിന്നെ എങ്ങനെ അത് പ്രവർത്തിക്കും എന്നാണ്. ഇത് വിവേകികളെ കുറിച്ചാണ് പറയുന്നത്. ഇത് ചെയ്യുന്ന പറയുന്നത് സ്വാത്മവിഷയത്വാദ് ആത്മവിജ്ഞാനസ്യ. ഇവിടെ പറയുന്നു മറ്റ് വിഷയങ്ങളെ കുറിച്ചുള്ള അറിവ്, ആ അറിവിനനുസരിച്ചുള്ള പ്രവൃത്തി, അതുപോലെയല്ല ആത്മവിഷയമായിട്ടുള്ള അറിവും പ്രവർത്തിക്കും. സ്വർഗം എന്ന് പറയുന്ന ഒന്നിനെ കുറിച്ച് അവൻ അറിയുന്നു വേദത്തിൽ നിന്ന്. അറിയുമ്പോൾ ആ വിഷയം അവനിൽ നിന്ന് അന്യമായിരിക്കുന്നു. തന്നിൽ നിന്ന് അന്യമായൊരു വിഷയത്തെയാണ് അറിയുന്നത്. അവൻ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നു. എന്നിട്ട് അവൻ അറിഞ്ഞ ആ സ്വർഗത്തിനു വേണ്ടി അവനിവിടെ ഇരുന്ന് പ്രവർത്തിക്കുന്നു. അവനൊരൊറ്റ ആലംബമേ ഉള്ളൂ, എന്താണ്? വേദത്തിലുള്ള വിശ്വാസം. അല്ലെങ്കിൽ മറ്റിടവങ്ങളെ കുറിച്ച്, തനിക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച്, എന്താണ്? ദേവലോകത്തിൽ പോകുന്നു, വൈകുണ്ഠം എന്ന് പറയുന്നൊരു ലോകമുണ്ട്, കൈലാസം എന്ന് പറയുന്നൊരു ലോകമുണ്ട്, ചില ലോകങ്ങളെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ. ഈ സങ്കല്പങ്ങളെല്ലാം എന്താണ്? കേവലം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. മോക്ഷത്തെക്കുറിച്ച് ഒരുവൻ അങ്ങനെ സങ്കല്പിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അതവന്റെ വിശ്വാസത്തെ വിശ്വാസത്തിന് പ്രമാണം വേണമെന്നില്ല. പ്രമാണത്തിൽ നിന്ന് വിശ്വാസം ഉണ്ടാകാം, പക്ഷെ വിശ്വാസത്തിന് പ്രമാണം വേണമെന്നില്ല. എന്തിനേയും വിശ്വസിക്കും. വിശ്വാസപ്രമയിൽ നിന്നുണ്ടാകണമെന്നില്ല. അതായത് വിശ്വാസം യഥാർത്ഥമായിരിക്കണമെന്നില്ല. ഇതൊക്കെ വിശ്വാസത്തെ സംബന്ധിച്ച് അതെല്ലാം സംഭവിക്കാം. വിശ്വാസത്തെ എപ്പോഴും നയിക്കുന്നത് അജ്ഞതയായിരിക്കും. അജ്ഞനാണ് വിശ്വാസത്തിന്റെ ആവശ്യം വരുന്നത്. അറിയുന്നവന് വിശ്വാസത്തിന്റെ ആവശ്യമില്ല. അതാണ് ഇവിടെ പറയുന്നത്. മറ്റേത് കാര്യങ്ങളിൽ പ്രവർത്തിക്കണമെങ്കിലും നിങ്ങൾക്ക് പ്രമാണം ആവശ്യമായിട്ട് വരും. വിശ്വാസത്തെ നിങ്ങൾക്ക് അവലംബിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ പറയുന്ന ആത്മവിജ്ഞാനത്തിന് ത്തിന്റെ സ്വഭാവം അങ്ങനെയല്ല. ഇവിടെ ആത്മനിഷ്ഠ എന്ന് പറയുമ്പോൾ തനിക്ക് അന്യമായിരിക്കുന്ന, തനിക്ക് അജ്ഞേയമായിരിക്കുന്ന ഒന്നിലുള്ള നിഷ്ഠയല്ല, തന്നിൽ തന്നെയുള്ള നിഷ്ഠയാണ്. ഈശ്വരനെ ഒരുവന് ഈശ്വരനിൽ വിശ്വസിക്കേണ്ടി വരുന്ന ഇപ്പോ ഈശ്വരൻ അന്യനാകുമ്പോഴാണ്. അന്യനായ ഈശ്വരനെ വിശ്വസിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ട്? അന്യനായ ഒരു ഈശ്വരനില്ല, അതുകൊണ്ട് ഇല്ലാത്തതിലാണ് വിശ്വസിക്കേണ്ടി വരുന്നത്. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കരുതുന്നതാണ് വിശ്വാസം. ഉള്ളതിനെ ഉണ്ടെന്ന് കരുതുന്നതോ അതാണ് അറിവ്. ആണ് വിശ്വാസവും അറിവും തമ്മിലുള്ള വ്യത്യാസം. മുൻകൂട്ടി വിശ്വസിക്കുക, പിന്നെ പ്രവർത്തിക്കുക. അത് അജ്ഞന് അജ്ഞന്റെ ആലംബനമാണത്. അറിവിന് വിഷയമില്ലാത്ത കാര്യങ്ങൾ അവനുണ്ടെന്ന് ആദ്യം വിശ്വസിക്കുന്നു, മനസ്സിനങ്ങനെ ബോധിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവനെ അറിയാൻ ശ്രമിക്കുന്നു. ആത്മവിദ്യയെ സംബന്ധിച്ച് അങ്ങനെയല്ല. സ്വാത്മവിഷയത്വാദ ആത്മവിജ്ഞാനസ്യ. ആത്മവിജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ ആത്മവിശ്വാസം അല്ലെങ്കിൽ ഈശ്വരബോധത്തെക്കുറിച്ച് പറയുമ്പോൾ അതെന്താണ്? സ്വാത്മവിഷയത്വ ആ ബോധത്തിന് വിഷയമായിരിക്കുന്ന സ്വസ്വരൂപം തന്നെ ഇവിടെ പറയുന്നു. അവിടെ വിഷയമായിരിക്കുന്നത് താൻ തന്നെയാണ്. അവിടെ ആത്മനിഷ്ഠയ്ക്ക് വിഷയമായിരിക്കുന്നത് തന്നിൽ നിന്നും അന്യമായ ഒരു ഈശ്വരനല്ല. അങ്ങനെ ഒരു ഈശ്വരനാണെങ്കിൽ നമുക്കതിനെ വിശ്വസിക്കേണ്ടി വരും. എന്തുകൊണ്ട്? അങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അത് അബദ്ധമല്ലേ എന്ന് ചോദിക്കും. ചില അബദ്ധങ്ങൾ നല്ലതാണ്, പിന്നീട് ഗുണം ചെയ്യും. അത്തരത്തിൽപ്പെട്ട ഒരു അബദ്ധമാണിത്, ഒരു ഈശ്വരനെ വിശ്വസിച്ചിട്ട് പിന്നെ ആ ഈശ്വരനെ അറിയാൻ ശ്രമിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ഇതിന് മറ്റൊരു പ്രമാണത്തിന്റെ ആവശ്യമില്ല. ഈശ്വരനെ അറിയുന്നതിന് ആ ഈശ്വര ബോധം തന്നെയാണ് പ്രമാണം, വേറെ പ്രമാണമൊന്നുമില്ല. ആത്മവിഷയം ആണ് ആ പ്രമാണം. താൻ തന്നെയാണ് അവിടെ തന്റെ ബോധത്തിന് വിഷയമായി വരുന്നത്. അതുകൊണ്ട് അവിടെ പ്രമാണത്തിന്റെ ഒന്നും ആവശ്യം ഇല്ല. എന്നിട്ട് ആത്മനിഷ്ഠയിൽ ഒരുവനെ നിലനിർത്തുന്നത് മറ്റാരെങ്കിലും പറഞ്ഞതുകൊണ്ടോ? ഇപ്പൊ സത്സംഗത്തിന് നമ്മൾ വന്നിരിക്കുന്നു, മറ്റാരെങ്കിലും പ്രേരിപ്പിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ അമ്മ പറഞ്ഞിട്ടായിരിക്കും കർശനമായി വന്നിരുന്നേ പറ്റൂ. അവിടെ മറ്റൊരു പ്രേരണ വേണം, ബാഹ്യമായ പ്രേരണ വേണം, പ്രമാണം വേണം. ഇത് ഗുണമുള്ളതാണെന്ന് ഒരാൾ പറഞ്ഞു തന്നു. ഒരാൾ പറഞ്ഞിരുന്നു, ബോധിപ്പിക്കുന്നു. അപ്പൊ പറയുന്ന ആപ്തവാക്യം അമ്മ പറയുന്നു ഇത് ഗുണമുള്ളതാണെന്ന്. അപ്പൊ അത് ആപ്തവാക്യമായി നമ്മൾ സ്വീകരിക്കുന്നു. അതിനെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് നമ്മളെന്ത് ചെയ്യുന്നു? സത്സംഗത്തിലിരിക്കുന്നു, അല്ലെങ്കിൽ സാധനങ്ങൾ അന്വേഷിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അവിടെ നമ്മളെന്ത് ചെയ്യുന്നു? ആപ്തവാക്യത്തെ പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നു. ഇത് തന്നെയാണ് വേദത്തെ സംബന്ധിച്ചത്. വേദം പ്രമാണഭൂതമായിരിക്കുന്നു, വാക്യമായിരിക്കുമ്പോൾ ജീവന്മാർ പ്രവർത്തിക്കുന്നു. ആത്മനിഷ്ഠ ഒരല്പം വ്യത്യാസമുണ്ട്. ആത്മനിഷ്ഠയിൽ മറ്റു പ്രമാണത്തിന്റെ ആവശ്യമില്ല. ആത്മനിഷ്ഠനാക്കുന്ന ഒരുവൻ എന്ത്? ആത്മബോധം തന്നെ ഒരുവൻ ആത്മനിഷ്ഠനാകുന്നത്. തന്നിൽ തന്നെയുള്ള ബോധമാണ് തന്നിൽ നിഷ്ഠയുണ്ടാകുന്നത്. അപ്പോൾ സത്സംഗവും ആത്മനിഷ്ഠയും ഒന്നായി കഴിഞ്ഞാൽ അവിടെ പിന്നെ പ്രേരണയുടെ ആവശ്യം വരത്തില്ല, മറ്റൊരു പ്രമാണത്തെ അവൻ അവലംബിക്കേണ്ടി വരത്തില്ല. അസമിത് രണ്ടും രണ്ടായിരിക്കുമ്പോൾ സത്സംഗം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു ഡ്യൂട്ടിയാണ്. പ്രസി പോകുന്നതുപോലെയും കിച്ചണി പോകുന്നതുപോലെയുള്ള ഒരു ഡ്യൂട്ടിയാണത്. അപ്പോൾ അവിടെ ഒരു പ്രമാണം വേണം അത് ചെയ്യുന്നതിന്. അത് ആത്മനിഷ്ഠയായി മാറുകയാണെങ്കിൽ ഇവിടെ പറയുന്ന എന്താണ്? പ്രവർത്തക പ്രമാണാഭാവ. പിന്നെ അവിടെ പ്രവർത്തക പ്രമാണത്തിന്റെ ആവശ്യമില്ല. വേദത്തെ സംബന്ധിച്ചും ഗുരു ഉപദേശത്തെ സംബന്ധിച്ചും ഒക്കെ ഇതാണ് അന്തിമമായ അവസ്ഥ. ഉപദേശം അന്യമായിരിക്കുമ്പോൾ അത് നമുക്ക് പ്രമാണമായിരിക്കുന്നു, അത് നമുക്ക് പ്രേരകമായിരിക്കുന്നു. ഉപദേശം ആത്മസാധിക്കുമ്പോൾ, അത് തന്റേതായി തീരുമ്പോൾ, അതിൽ പിന്നെ പ്രേരണയില്ല. അത് പ്രത്യേകിച്ചൊരു പ്രവർത്തകമല്ല. അത് പ്രേരകമായിരിക്കുമ്പോൾ അത് സ്വാനുഭവമാകുന്നില്ല. സ്വാനുഭവമായിരിക്കുമ്പോൾ മറ്റൊരു അതിൻ്റെ പ്രേരണാരൂപം അത് നഷ്ടപ്പെടുന്നു, പ്രേരണാ സ്വഭാവം നഷ്ടപ്പെടുന്നു. അതാണ് പറഞ്ഞു ചെയ്യുന്നതും സ്വയം ചെയ്യുന്നതും തമ്മിലെ വ്യത്യാസം. ഈ പറയുന്നതിൻ്റെ തത്വമാണ് ഇവിടെ. ആത്മനിഷ്ഠയിൽ അവനെ മുന്നോട്ട് നയിക്കുന്നത് സ്വാത്മബോധം തന്നെ. ഗുരു പറയുന്നത് ഗുരുവിന്റെ ബോധം. ആ ഗുരുവിന്റെ ബോധത്തെ അല്ല അവൻ അവലംബിക്കുന്നത്, സ്വബോധത്തെയാണ്. ഗുരുവിന്റെ ബോധം സ്വബോധമായി മാറുന്നു. അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ്. അതാണ് ഇവിടെ പറയുന്നതിന്റെ താല്പര്യം. സ്വാത്മ വിഷയത്വാദാത്മവിജ്ഞാനസ്, ഒരു ചെറിയ പദത്തിൽ ഒരു വലിയ ആശയത്തെ ഇവിടെ ഭാഷകാലം പറഞ്ഞിരിക്കുകയാണ്. പ്രേരിപ്പിക്കാൻ ആരുമില്ലെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കും? അതാണ് ചോദ്യത്തിന്റെ താല്പര്യം. ഉത്തരം പറയുന്ന എന്താണോ, ഇവിടെ ആത്മവിദ്യയിൽ പ്രേരണയുടെ ആവശ്യമില്ല. ആത്മാനുഷ്ഠാനം പ്രേരണ കൊണ്ട് ചെയ്യുന്നതല്ല, അത് ഒരാൾ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല. അവിടെ പ്രേരണയില്ല, കർമ്മത്തിലാണ് പ്രേരണയുടെ ആവശ്യം. എന്തുകൊണ്ട്? അവിടെ വിഷയം അന്യമായി പോകുന്നു, വിഷയം അന്യമായിരിക്കുന്നു. അവിടെ പ്രേരണ വേണം. എത്ര കാലം പ്രവർത്തിച്ചാലും അത്രയും കാലം പ്രേരണ വേണം. ആത്മബോധത്തിൽ അതിന്റെ ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? സ്വാത്മ വിഷയത്വ, നമ്മുടെ വിഷയം അന്യമാകുന്നില്ല. തന്റെ ബോധം തന്നെയാണ് തന്നെ അതിൽ നിഷ്ഠനാക്കി തീർക്കുന്നത്. ആത്മന സ്വാത്മനി പ്രവർത്തക പ്രമാണ വീക്ഷ. ആ പറഞ്ഞ കാര്യത്തെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ഞാനിപ്പോൾ വിശദീകരിച്ച കഴിഞ്ഞ കാര്യം, ആത്മന സ്വാത്മനി പ്രവർത്തക പ്രമാണ വീക്ഷ. ആത്മാവിന് തന്നിൽ പ്രവർത്തിക്കുന്നതിന് സ്വാത്മനി പ്രവർത്തക പ്രമാണ വീക്ഷ, പ്രവർത്തിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന ഒരു പ്രമാണത്തിന്റെ അപേക്ഷയില്ല. ആപ്തവാക്യത്തിന്റെ ആവശ്യമില്ല, ശ്രുതിയുടെ ആവശ്യമില്ല. മറ്റ് ജോലികൾക്കൊക്കെ അത് ആവശ്യമുണ്ട്, ഇതിനവിടെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ആത്മത്വാദേവ, ഇത് തന്റെ സ്വരൂപം തന്നെയാണ്. സ്വരൂപബോധത്തിന് മറ്റൊന്നിന്റെ ആവശ്യമില്ല. അതിന് നിഷ്ഠയുണ്ടാകുന്നതിന്, അത് ഒരുവനെ നിശ്ചിതനാക്കുന്നത് അവനിൽ തന്നെ പ്രകടമാകുന്ന ആ ബോധം തന്നെയാണ്. ഇപ്പൊ സത്സംഗം എന്ന് പറയുന്നത് അത് ആത്മനിഷ്ഠയായി മാറുമ്പോൾ അതിൽ പ്രേരണയുടെ ആവശ്യം വരുന്നില്ല, അത് സഹജമായി തീരുന്നു. അങ്ങനെ വരുമ്പോൾ സത്സംഗത്തിന് പിന്നെ ഗുരുവിന്റെ ആവശ്യം കൂടി ഇല്ല, ശാസ്ത്രത്തിന്റെ ആവശ്യവുമില്ല. എന്തുകൊണ്ട്? ആത്മത്വാദേവ, അത് പര നിരപേക്ഷമാണ് ശരിക്കും അതിന്റെ പുരോഗതിയിൽ. പിന്നെ ഈ പ്രേരണയും മറ്റുമൊക്കെ അതെല്ലാം അതിന്റെ ആരംഭത്തിലാണ്, അതൊക്കെ ആവശ്യമായി വരുന്നത്. വേദത്തെ പോലെ വേദം പ്രേരിപ്പിക്കുന്നു, ഒരു പരിധി ചെല്ലുമ്പോൾ വേദം തന്നെ പിന്മാങ്ങുന്നു. അടുത്തത് പറയും അപ്രമാണീ ഭവതി, വേദത്തിന് പിന്നെ അങ്ങോട്ട് കടക്കാനൊക്കത്തില്ല. അത് സാധകനിൽ തന്നെ നിശ്ചിതമാണ്, അതിനു ബാഹ്യമായ നിമിത്തങ്ങളൊന്നും ആവശ്യമില്ല എന്നർത്ഥം. സാധന പറയേണ്ടത് ശൂന്യാകാശത്ത് സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു. അവിടെ പ്രതികൂലമായ ആകർഷണങ്ങളൊന്നുമില്ല. പ്രതികൂലമായ ആകർഷണങ്ങളുള്ളിടത്താണ് ബാഹ്യമായ ഫോഴ്സ് ആവശ്യമായിട്ട് വരുന്നത്, ശക്തി ആവശ്യമായിട്ട് വരുന്നത്. മുമ്പോട്ടുള്ള ചലനത്തിന് ശൂന്യതയിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സഹജമായിരിക്കുന്ന അവിടെ. അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഹ്യാത്മനഹ സ്വാത്മനി പ്രവർത്തക പ്രമാണാപേക്ഷ ആത്മത്വാദേവ. ഇതൊക്കെ വളരെ സൂക്ഷ്മമായി ചിന്തിച്ച് ഗ്രഹിക്കേണ്ട കാര്യങ്ങളാണ്. മലയാളത്തിൽ വിവർത്തനം ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അല്ല. തദന്തത്വാച്ച സർവപ്രമാണാനാം പ്രമാണത്വസ്യ. ആത്മനിഷ്ഠയിൽ സർവപ്രമാണങ്ങളുടെയും പ്രമാണത്വം തീരുന്നു. അവിടെ പിന്നെ പ്രമാണങ്ങളൊന്നുമില്ല. അതുപോലെ തദന്തത്വാച്ച ആത്മനിഷ്ഠയിൽ, നേരത്തെ ചോദിച്ചു ആത്മനിഷ്ഠയിൽ ആരാ നിങ്ങളെ ഇരുത്തുന്നത്? ജപിക്കാനും ധ്യാനിക്കാനും ഒക്കെ നമ്മളാരെങ്കിലും പിടിച്ചെടുക്കണം. ഇത്ര മണിവരെ ഇത്ര മണിവരെ ജപിക്കുക, അത് ശരിയാണ്, അവിടേക്ക് അത് ആവശ്യമുണ്ട്. പക്ഷെ ആത്മനിഷ്ഠയിൽ അതിൻ്റെ ആവശ്യമില്ല. തദന്തത്വാച്ച അവിടെ എല്ലാം അവസാനിക്കുന്നു. സർവപ്രമാണാനാം പ്രമാണത്വസ്യ, സർവപ്രമാണങ്ങളുടെയും പ്രമാണത്വം അവിടെ തീരുന്നു. നഹി ആത്മസ്വരൂപാധികമേ സതി പുനഃ പ്രമാണപ്രമേയ വ്യവഹാര സംഭവതി. ആത്മസ്വരൂപ അധികമേ സതി, ആത്മനിഷ്ഠ എന്തുകൊണ്ടാണ്? എങ്ങനെ ആത്മസ്വരൂപത്തെ അറിഞ്ഞുകൊണ്ട് തുടരുന്നതാണ് ആത്മനിഷ്ഠ. ആത്മസ്വരൂപ ബോധത്തിൽ മുന്നോട്ട് പോകുന്നതാണ് ആത്മനിഷ്ഠ. അങ്ങനെ വരുമ്പോൾ അവിടെ പിന്നെ പ്രമാണപ്രമേയ വ്യവഹാരിക സംഭവതി. അവിടെ ഇന്നാര് പറഞ്ഞു, ഇന്നത് ഞാൻ ചെയ്യുന്നു, എനിക്കിന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ദോഷം വരും, എനിക്കിന്നത് ചെയ്തിട്ട് ഇന്നത് നേടണം, ആ തരത്തിലുള്ള ചിന്തകൾ കൊണ്ടുവരുന്ന പ്രമാണപ്രമേയ വ്യവഹാരങ്ങളൊന്നും അവിടെ ഇല്ല. സർവത്തിനും അപേക്ഷിക്കുന്ന കാലത്തെ പോലും അത് അപേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് സർവനിരപേക്ഷമാണ്. പ്രമാതൃത്വം ഹി ആത്മനോ നിവർത്തയ അന്തിം പ്രമാണം. ഈ അന്ത്യപ്രമാണം എന്ന് പറയുന്നത് എന്താണോ, ഈ ബോധം തന്നെ. ആർജിക്കുന്ന ബോധത്തെയാണ് ഇവിടെ പറയുന്നത്. ആർജിക്കുന്ന ബോധം എന്ത് ചെയ്യുന്നു? പ്രമാതൃത്വം ഹി ആത്മനോ നിവർത്തയരി. അതായത് സ്ഥിതപ്രജ്ഞനൻ, താൻ അജ്ഞനാണെന്നുള്ള ഒരു ഭാവമില്ല. അജ്ഞനെ നമുക്ക് സ്വയം അറിയാം അജ്ഞനാണ്. എങ്ങനെ അറിയാം? ഒരാൾ ചോദിക്കുകയാണ്, സ്ഥിതപ്രജ്ഞത നിനക്കുണ്ടോ? ഇല്ല. ഈ ശരീരബോധത്തിനപ്പുറമുള്ള ഒരു ആത്മബോധമുണ്ടോ? ഇല്ല. അപ്പൊ അജ്ഞനാണെന്നുള്ളതിന് നമുക്ക് മറ്റ് പ്രമാണത്തിന്റെ ആവശ്യമില്ല, സ്വയം അറിയാം. അങ്ങനെയെങ്കിൽ സ്ഥിതപ്രജ്ഞനിൽ താൻ സ്ഥിതപ്രജ്ഞനാണ് എന്നൊരു ബോധം കാണൂ. അജ്ഞനാണെന്ന് താൻ കൽപ്പിക്കുന്നത് പോലെ അങ്ങനെയൊരു ബോധമുണ്ടെങ്കിൽ ഞാൻ സ്ഥിതപ്രജ്ഞനാണ്. അതായത് ജ്ഞാനിക്ക് ഞാൻ ജ്ഞാനിയാണ്, അങ്ങനെയൊരു ബോധം കൂടെ കാണൂ. എന്തുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, എന്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു ബോധമുണ്ടെങ്കിൽ അതിനാണ് ഇവിടെ പറയുന്നത് പ്രമാതൃത്വം. അതാണ് പ്രമാതൃത്വം. ജ്ഞാനിയെ മറ്റുള്ളവരെന്തായിട്ട് കാണുന്നു? ജ്ഞാനിയായിട്ട് കാണുന്നു. ഞാൻ സ്വയം എങ്ങനെയായിരിക്കും കാണുന്നത്? ജ്ഞാനിയായിട്ടല്ല. ജ്ഞാനത്തിന് ഒരു വാല് മുളയ്ക്കുന്നതാണ് ജ്ഞാനി എന്ന് പറയുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ എന്താണോ ഞാനി തന്നെ ജ്ഞാനിയായിട്ടല്ല കാണുന്നത്, പരമാവധി നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളത് എങ്ങനെ? ജ്ഞാനമായി കാണുന്ന ഒന്നാണ്. ജ്ഞാനി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വീണ്ടും ഒരു ഏച്ചുകെട്ടൽ വരുന്നു. ജ്ഞാനിക്ക് സ്വയം ജ്ഞാനിയല്ല, മറിച്ച് ജ്ഞാനമാണ്. ഞാനി കാണുന്നവന് ജ്ഞാനി, രണ്ടും തമ്മിലെ വ്യത്യാസം. അതാണ് ഇവിടെ പറയുന്നത്, പ്രമാതൃത്വം ഹി ആത്മനോ നിവർത്തേരി അന്ത്യം പ്രമാണം. ആ ജ്ഞാനിയിൽ നമ്മൾ കൽപ്പിക്കുന്നതായ പ്രമാതൃത്വം, ജ്ഞാനിത്വം, അതിനെയാണ് ഇല്ലാതാക്കുന്നത്. എന്ത് അന്ത്യം പ്രമാണം? എന്ത് ജ്ഞാനം? അന്ത്യപ്രമാണമായിരിക്കുന്ന ആ ജ്ഞാനം ജ്ഞാനിയുടെ ജ്ഞാനിത്വത്തെ നശിപ്പിക്കുകയായിരിക്കും. പ്രമാതൃത്വത്തെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നു. അതാണ് പ്രമാതൃത്വം. ജ്ഞാനി മാത്രമല്ല, അജ്ഞനും ജ്ഞാനിയാണ്. എങ്ങനെ? അജ്ഞനും പലതരത്തിലുള്ള അറിവുണ്ടാവും. അവനും പറയാം, എനിക്ക് അറിവുണ്ടായി, ഞാൻ അറിവുള്ളവനാണ്. അത് ഭൗതിക വിഷയമായാലും ആത്മീയ വിഷയമായാലും അവിടെയൊക്കെ അജ്ഞനും ജ്ഞാനും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ജ്ഞാനിയാകുക എന്ന് പറയുന്നത് സ്ഥിതപ്രജ്ഞന് മാത്രമുള്ളതല്ല, എല്ലാവർക്കും ഉള്ള ഒരു ഗുണമാണ്. അവിടെയെല്ലാം അവൻ പ്രമാദമായി മാറുന്നു. ഇവിടെ ജ്ഞാനം ഉണ്ടാകുന്നു, അവിടേക്ക് അവൻ പ്രമാദമായി മാറുന്നു. അറിവുള്ളവൻ, പ്രമാദാവ് എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ. അവൻ വരുന്ന അറിവുള്ളവൻ എന്നുള്ള ഭാവം, അതാണ് പ്രമാതൃത്വം. നമ്മൾ സാധാരണ പറയുന്ന അഹങ്കാരമല്ല. ജീവനിലൊരു അറിവുണ്ടാകുമ്പോൾ ഞാൻ അറിയുന്നവനാണ് എന്നൊരു ഭാവം ജീവനിലുണ്ടാകും. ആത്മനിഷ്ഠമായൊരു ബോധം, അറിയുന്നവൻ എന്നുള്ള ബോധം, ശരിയായ അറിവിനെ കുറിച്ചുള്ള ബോധം, അതാണ് പ്രമാതൃത്വം. ആ പ്രമാതൃത്വത്തെ നശിപ്പിക്കുന്നതാണ് ഇവിടെ പറയുന്ന ജ്ഞാനം. അതാണ് പ്രമാതൃത്വം ഹി ആത്മനോ നിവർത്തേരി അന്ത്യം പ്രമാണം. അന്ത്യപ്രമാണമായിരിക്കുന്ന ആ ജ്ഞാനം, പ്രജ്ഞ, അത് പ്രമാതൃത്വത്തെ നശിപ്പിക്കുന്നു. അപ്പോ പ്രമാതാവിനാണ് പ്രമേയം ഉണ്ടാകുന്നത്. പ്രമ ആ പ്രമാതൃത്വത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രമയ്ക്ക് എന്ത് സംഭവിക്കും? അതാണ് അടുത്ത ചോദ്യം. അതായത് ജ്ഞാനിയിൽ ജ്ഞാനമുണ്ടായി, ജ്ഞാനം അവനെ ജ്ഞാനിയാക്കി മാറ്റി. അപ്പോൾ ആ ജ്ഞാനം, ഞാൻ ജ്ഞാനമുള്ളവനാണ് എന്നുള്ള ആ ഭാവത്തെ ആ ജ്ഞാനം നശിപ്പിച്ചു. നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജ്ഞാനം ഉള്ളവൻ എന്നുള്ളടത്തെ ഭാവത്താണ് ജ്ഞാനം നിൽക്കുന്നത്. ആ ഭാവത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ജ്ഞാനത്തിനെന്ത് സംഭവിക്കും? അതടുത്ത് പറയുന്നു, നിവർത്തയദേവ ച അപ്രമാണീഭവതി സ്വപ്നകാല പ്രമാണമിവ പ്രബോധേ. പിന്നെ ജ്ഞാനവും ഇല്ലാതായിത്തീരുന്നു. എന്തുകൊണ്ട്? ഉണ്ടായതെല്ലാം നശിക്കുന്നു. അവൻ ആത്മനിഷ്ഠയിലൂടെ ദൃഢപ്പെടുത്തിയെടുത്തതാണ് ഈ ജ്ഞാനത്തെ. അതിനെ ആർജിക്കുമ്പോൾ അതിനൊരു ഉദ്ദേശ്യം ഉണ്ടായിരുന്നു. എന്താണ്? അജ്ഞാനത്തെ നശിപ്പിക്കുക. അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ഉപായമായിരുന്നു ഈ ജ്ഞാനം, ഈ പ്രമാണം എന്ന് പറയുന്നു, വിജ്ഞാനമാകുന്ന പ്രമാണം. അത് അതിന്റെ ലക്ഷ്യത്തെ സാധിച്ചു കഴിഞ്ഞു. സാധിച്ചു കഴിഞ്ഞാൽ നിവർത്തയ ദേവ അജ്ഞാനത്തെ നിവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നു? അപ്രമാണീഭവതി, അത് പ്രമാണമല്ലാതായി തീരുന്നു, പിന്നെ അതിനും നിലനിൽക്കില്ല. അതിന് ഒരു പ്രസിദ്ധമായ ഉദാഹരണം സാധാരണ പറയാറുണ്ട്, തേറ്റാമ്പരൻ കഥകരേണു. കഥക എന്ന് പറയുന്ന ഒരു ചെറിയ നെല്ലിക്ക പോലെയുള്ള ഒരു ഫലമാണ്. അത് പൊടിച്ച് വെള്ളത്തിലേക്ക്, അഴുക്കുള്ള വെള്ളത്തിൽ വിതറിക്കഴിഞ്ഞാൽ അതിനുള്ള അഴുക്കെല്ലാം ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ അഴുക്ക് അടിയുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിലേക്ക് അങ്ങ് അടിഞ്ഞു പോകും. ശുദ്ധ വെള്ളത്തെ ശുദ്ധമാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ ഇത് പൊടിയാണ്. ഈ പൊടി വെള്ളത്തിന്റെ മേളിൽ പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ വീണ്ടും വെള്ളം അശുദ്ധമാകും. ആദ്യ പൊടി എന്ത് ചെയ്യുന്നു? അതിലുള്ള ബാക്കിയുള്ള എല്ലാ പൊടിയെയും താഴ്ത്തി അതോടൊപ്പം ഇതും അങ്ങ് താഴ്ന്നു പോകുന്നു. വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം കിട്ടും. ഇതാണ് സാധാരണ ഇതിന് ഉപമയായിട്ട് പറയുന്നത്. ഈ പറയുന്ന പ്രജ്ഞ, വിവേകം അജ്ഞാനത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രജ്ഞയ്ക്ക് പ്രയോജനമൊന്നുമില്ല. ആ പ്രജ്ഞ കൊണ്ട് പിന്നീടൊന്നും നേടേണ്ടതായിട്ടില്ല. അത് മാത്രമല്ല, ഈ പ്രജ്ഞ അവലംബിച്ചിരുന്നത് ഈ അജ്ഞാന കാര്യങ്ങളെയാണ് അവലംബിച്ചത്. മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ശരീരവും ഇതിനെല്ലാം ഈ പ്രജ്ഞ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആശ്രയിച്ചു ആണ് ഈ പ്രജ്ഞ വളർന്നു വന്നത്. ഇതിനെല്ലാം അടിസ്ഥാനമായിരിക്കുന്ന അജ്ഞാനത്തെ നശിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ പ്രജ്ഞയ്ക്ക് നിലനിൽക്കില്ല, അതിന് നിലനിൽക്കാൻ പറ്റത്തില്ല, അതിന്റെ ആവശ്യമില്ല നിലനിന്നിട്ട്. അതാണ് പറഞ്ഞത്, ഇതൊരു പാല് മുളച്ചു വരും പോലെയാണ്, പിന്നെ അതിന്റെ ആവശ്യമില്ല, അത് മുറിച്ചു കളയും. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം ഒരു ഭൂഷണമല്ല, അതെന്ത് ചെയ്യുന്നു? അപ്രമാണീഭവതി, അതും പോകുന്നു. അജ്ഞാനം പോയ വഴിക്ക് തന്നെ അതും പോകുന്നു. ഏതുപോലെ സ്വപ്നകാല പ്രമാണമിവ പ്രബോധി, സ്വപ്നത്തിൽ നമുക്ക് പ്രമാണമുണ്ട്, പ്രമേയമുണ്ട്, പ്രമാതൃത്വമുണ്ട്, എല്ലാം ഉണ്ട്. ജാഗ്രതയിലേക്ക് വരുമ്പോഴും ഇതെല്ലാം അവിടെ പോകുന്നു. സ്വപ്നത്തിൽ ഒരാൾ ജ്ഞാനിയായിരിക്കാം. സ്വപ്നത്തിൽ ഒരാൾ സ്വപ്നം കാണുകയാണ് എനിക്ക് ജ്ഞാനപ്രാപ്തി ഉണ്ടായത്, പക്ഷെ ഉണർന്നു വരുമ്പോൾ അയാൾ വീണ്ടും അജ്ഞൻ തന്നെ. സ്വപ്നത്തിൽ ജ്ഞാനിയായി എന്ന് വിചാരിക്കുന്നത്, സ്വപ്നത്തിൽ രാജാവായി എന്ന് വിചാരിക്കുന്നത്, സ്വപ്നത്തിൽ ഭിക്ഷക്കാരനായി എന്ന് വരുന്നത് എല്ലാം ഒരുപോലാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. ജ്ഞാനത്തിനും അത് തന്നെ സംഭവിക്കുന്നു. അജ്ഞാനത്തിന് സംഭവിച്ചത് തന്നെ ജ്ഞാനത്തിനും സംഭവിക്കുന്നു. അതും നിഷ്പ്രയോജനമായി തീരുന്നു ജ്ഞാനിക്ക്. അതുകൊണ്ടാണ് പറയുന്നത് അനുഭവാതീതം ബ്രഹ്മ എന്ന് പറയുന്നു. ശ്രുതി തന്നെ പറയും അനുഭവാതീതമാണ്. അവരനുഭവത്തിന്റെ തലത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് പറയുന്നത് ജ്ഞാനം എന്ന് പറയുന്നത്. അതിനതീതമായി തീരുമ്പോൾ പിന്നൊന്നും പറയാനില്ല. അനുഭവത്തിന് അതീതമായ ഒരു തരത്തെക്കുറിച്ച് ചിന്തിക്കാനോ ചർച്ച ചെയ്യാനോ സാധ്യമല്ല, വിട്ടുകളയുക. ബുദ്ധി പ്രവേശിക്കാത്തടത്തേക്ക് ബുദ്ധിയെ കടത്താൻ ഒക്കത്തില്ല. അതാണ് പരമമായ അവസ്ഥ സ്ഥിതപ്രജ്ഞന്റെ. സ്ഥിതപ്രജ്ഞന്റെ പരമമായ അവസ്ഥയിൽ പ്രജ്ഞയുമില്ല. അതാണ് പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം. ജ്ഞാനിയുടെ പരമമായ അവസ്ഥയിൽ ജ്ഞാനവുമില്ല. ജ്ഞാനിക്കുണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതായി ജ്ഞാനം, അതുമില്ല. അവിടെയാണ് ഇവിടെ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അങ്ങനെ വരുന്നിടത്ത് ജ്ഞാനം പോലും ഇല്ലാത്തടത്ത് പിന്നെ കർമ്മം എങ്ങനെ നിൽക്കും? അതാണ് ഭാഷ്യകാരൻ ചോദിക്കുന്നത്. ലോകേജ വസ്തു അധികമേ പ്രവൃത്തി ഹേതുത്വ ആദർശന പ്രമാണം. സാധാരണ നമുക്ക് നമ്മുടെ ലൗകിക വ്യവഹാരത്തിലേക്ക് നോക്കാം. ഒരു വസ്തുവിനെ അറിയുന്നു, ഇന്ദ്രിയവും വിഷയവുമായിട്ടുള്ള സന്നികർഷം ബന്ധമുണ്ടായി വസ്തുവിനെ അറിയുന്നു. പ്രവൃത്തിക്ക് ഹേതുവന്ന മറ്റു പല കാര്യങ്ങളുമായിരിക്കും അറിവല്ല. അറിവ് അതിനെ അറിയുന്നതിന് മാത്രമേ ഉപകരിക്കുന്നുള്ളൂ. അതാണ് പറയുന്നത് ലോകിച്ച വസ്തു അധികമേ വസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി ഹേതുത്വ ദർശനാത്മമാണ്. അവിടെ പ്രമാണം പ്രവൃത്തിക്ക് ഹേതുവായി തീരുന്നില്ല. വസ്തുവിന് ജ്ഞാനം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ വസ്തുവിനെ അറിയുന്നു എന്ന് ഞാൻ അർത്ഥമുള്ളൂ. പ്രവൃത്തിക്ക് പ്രേരിപ്പിക്കുന്ന മറ്റു പല ഘടകങ്ങളുമാണ്. തസ്മാത് ഇത്രയും പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ജ്ഞാനിക്ക് കർമ്മമില്ല എന്ന് പറയുന്നത് ഈ പറഞ്ഞ അറിവിന്റെ വെളിച്ചത്തിൽ വേണം അതിനെ മനസ്സിലാക്കാവുന്ന ആത്മവിധ കർമ്മണി അധികാര വിധി സിദ്ധം. അതുകൊണ്ട് ആത്മജ്ഞാനി ശിഖയും യജ്ഞവും വിവിധവും ധരിച്ചുകൊണ്ട് അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യണം, എന്നാലും വാശി പിടിക്കരുത്. എന്റെ താത്വികമായ വിശകലനത്തിൽ അവസാനം ജ്ഞാനം പോലും നിലനിൽക്കുന്നില്ല, പിന്നെ ഇവിടെ അവിടെ എങ്ങനെ കർമ്മം നിലനിൽക്കും? അതാണ് ഭാഷ്യകാരൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ കർമ്മം ചെയ്യേണ്ട, കർമ്മമില്ല എന്നെല്ലാം കർമ്മത്തെ നിഷേധിക്കുന്നത് ഏത് തലത്തിൽ ചെന്നിട്ടാണെന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജ്ഞാനം പോലും അപ്രസക്തമാകുന്ന ഒരു തലത്തിലാണ് കർമ്മത്തെ നിഷേധിക്കുന്നത്. പ്രത്യേകം മനസ്സിലാക്കും. ആ കർമ്മ നിഷേധത്തിൽ നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അധ്വാനിക്കുന്ന കർമ്മം മാത്രമല്ല അവിടെ നിഷേധിക്കുന്നത്. സർവ ചലനങ്ങളെയും സർവക്രിയകളെയും അവിടെ നിഷേധിക്കും. ഒരു ജീവനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജീവന സന്ധാനത്തിന് ആവശ്യം വേണ്ടതായി കരുതുന്ന സർവകർമ്മങ്ങളുടെയും നിഷേധമാണ് അവർ പറയുന്നത്. ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അല്ല, സാധാരണ മനുഷ്യന് കർമ്മം ചെയ്യണമോ വേണ്ടേ എന്നുള്ളതല്ല അവിടെ പറയുന്നത്. സർവകർമ്മ സന്യാസത്തിന്റെ ചർച്ചാവശ്യം. തസ്മാ നാ ആത്മവിധ കർമ്മണി അധികാരീതി സിദ്ധം. നാ അധികാര, ആത്മജ്ഞന് കർമ്മത്തിൽ അധികാരമില്ല എന്നുള്ളത് സിദ്ധമായി. ഇനി ആ ശ്ലോകത്തിലേക്ക് നോക്കുക. സർവഭൂതാനാം, സർവപ്രാണികൾക്കും യാ നിശ യാതെന്നാണോ രാത്രിയായിരിക്കുന്നത്, യാതൊരു സ്ഥിതപ്രജ്ഞതയാണോ അറിവിന് വിഷയമാകാതിരിക്കുന്നത് എന്നാണ്. തസ്യാം ആ സ്ഥിതപ്രജ്ഞയിൽ, സംയമി സ്ഥിതപ്രജ്ഞൻ, ജാഗർത്തി ഉണർന്നിരിക്കുന്നു. യസ്യാം യാതൊരു അവിദ്യാവസ്ഥയിലാണോ ഭൂതാനി മറ്റു പ്രാണികൾ, ജാഗ്രത ഉണർന്നിരിക്കുന്നത്, സാ ആ വിദ്യാവസ്ഥ, പശ്യതോ മുനേഹെ സ്ഥിതപ്രജ്ഞന്, പശ്യതാന്ന് വെച്ചാൽ കാണുന്നവനായ മുനി എന്ന് പറയുന്നത് ആത്മബോധത്തോടുകൂടിയിരിക്കുന്ന സ്ഥിതപ്രജ്ഞന്, സാ നിശ അത് വിഷയമല്ല. അജ്ഞന് ജ്ഞാനം വിഷയമല്ല, ജ്ഞാനിക്ക് അജ്ഞാനവും വിഷയമല്ല. ഇതാണ് ഇതിന്റെ ചുരുക്കം. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമീ യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഹ ആപൂര്യമാണമചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വദ് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി നാമകാമീ.